ുദ്രാവിസ്ഫുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലിംഗുലി പ്രാണാവായി സത്യം തേഷാമേഷ സത്യം. അത്രജ സമ്പ്രദായ വിദ ആഖ്യായികം സംപ്രചക്ഷതെ. ആത്മബോധം അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇവിടെ ഈശ്വരൻ വേറെ, ഈശ്വരന്റെ അംശമാണ് ജീവൻ, ഇങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങളുണ്ട്. അതിലൂടെ പറയുന്ന അഭേദ ബോധം അതെങ്ങനെയാണെന്നുള്ളതിന് സമ്പ്രദായ വിധ പൂർവാചാര്യന്മാർ പറയുന്ന ഒരാഖ്യായിക സംപ്രചിച്ചത് ഒരു ദൃഷ്ടാന്തം എന്താണ്? കശ്ചിത് കിട്ട രാജപുത്ര ഒരു രാജകുമാരൻ ജാതമാത്ര ഏവ ജനിച്ചപ്പോ തന്നെ മാതാപിതൃഭ്യാം അപവിദ്ധു, മാതാപിതാക്കളിൽ നിന്നും അകന്നുപോയി. വ്യാധഗ്രഹി സംവർദ്ധിത, അവൻ വ്യാധഗ്രഹത്തിൽ കാട്ടിൽ വേട്ടയാടി ജീവിക്കുന്നവരുടെ വീട്ടിൽ വളർന്നു. സ്വമുഷ്യ വംശ്യതാം അജാനൻ, അവൻ തന്റെ ആ രാജവംശത്തെ അറിയാതെ വളർന്നു. വ്യാധജാതിപ്പെടുത്തയോ, അവൻ സ്വയം തന്നെ ഞാൻ വ്യാധജാതിയിൽപ്പെട്ടവനാണ്. വ്യാധജാതി കർമാണീവ അനുവർത്തതി, അവൻ ആ വ്യാധന്മാരുടെ പ്രവൃത്തി വേട്ടയാടുക തുടങ്ങിയ പ്രവൃത്തി അത് തന്നെ അവൻ അനുവർത്തിച്ചു. ഇന്ന രാജാസ്മീതി, അവനൊരിക്കലും അറിഞ്ഞില്ല ഞാൻ രാജകുമാരനാണ്. രാജജാതി കർമാണി അനുവർത്തതി, അതുകൊണ്ട് തന്നെ എന്താണ് അവൻ രാജാവിന്റെ പ്രവൃത്തികൾ രാജ്യം ഭരിക്കുക തുടങ്ങിയ പ്രവൃത്തികളൊന്നും അവൻ ചെയ്തില്ല. ഇതാ പിന്നെ കശ്ചിത് പരമകാരണികോ, പിന്നീട് ഏതോ ഒരു പരമകാരണികനായ ഒരുവൻ രാജപുത്രസ്യ രാജശ്രീ പ്രാപ്തി യോഗ്യതാം ജാനൻ, ഇവൻ രാജകുമാരനാണ്, ഇവൻ രാജ്യം ഭരിക്കേണ്ടവനാണ് എന്നുള്ള കാര്യം അറിയാം എന്നുള്ള ഒരുവൻ അമുഷ്യപുത്രതാം ബോധേതി, ഇവനെ നീ രാജാവിന്റെ മകനാണ് രാജകുമാരനാണ് എന്ന് ബോധിപ്പിക്കുന്നു. നത്വം വ്യാധോ, നീ വ്യാധനല്ല. അമുഷ്യരാജപുത്ര, നീ ഇന്ന രാജാവിന്റെ മകനാണ്. കഥഞ്ചിത് വ്യാധഗ്രഹം അനുപ്രവിഷ്ട, നീ നിന്റെ കഷ്ടകാലം കൊണ്ട് ഈ വ്യാധ വീട്ടുമാരുടെ കൂട്ടത്തിൽ പെട്ടുപോയതാണ്. സൈവം ബോധിത, അങ്ങനെ ഒരു കാരുണികനായ ഒരു വ്യക്തി രാജകുമാരനോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തെക്വ വ്യാധജാതി പ്രത്യേക കർമാണി, ഞാൻ വ്യാധനാണെന്നുള്ള ആ ബോധം വ്യാധന്റേതായ പ്രവൃത്തികൾ ഇതിനായി ഉപേക്ഷിച്ചു. പിതൃ പൈതാമഹിയും ആത്മനഹ പദവിയും അനുവർത്തതി, അപ്പോൾ തന്റെ രാജപരമ്പരയെ ആ രാജ്യപരമ്പരയ്ക്ക് അനുകൂലമായ ചിന്ത അയാളിൽ വരുന്നു. രാജ്യാരോഹണം തുടങ്ങിയ പ്രവൃത്തികൾ വരുന്നു. അയാൾ തീരുമാനിക്കുന്നുണ്ട് രാജാഹം അസ്മി, ഞാൻ രാജാവാണ്. ഇതാണ് കഥ. ഈ കഥ എന്തിനു പറഞ്ഞു? തഥാകിലായം പരസ്മാത് അഗ്നിസ്ഫുലിംഗാദിവ തജ്ജാതിര വിഭക്ത ദേഹേന്ദ്രിയാദി ഗഹനെ പ്രവിഷ്ടോ അസംസാരീതൻ ദേഹേന്ദ്രിയാദി സംസാരധർമ്മോ അനുവർത്തതേ ദേഹേന്ദ്രിയ സംഘാതോ അസ്മി കൃശ സ്ഥൂല സുഖീ ദുഃഖീതി പരമാത്മതാം അജാനൻ ആത്മനഃ ഉന്നതമേതദാത്മഹ പരമേവ ബ്രഹ്മാസ്യ സംസാരീതി പ്രതിബോധിതാചാര്യേണ ഹിത്വയേഷണ ത്രയാനുവൃത്തിം ച ബ്രഹ്മേവാസ്മീതി പ്രതിപദ്യതേ. എങ്ങനെയാണ് ആത്മബോധം ഉണ്ടാകുന്നതെന്നുള്ളത് ഈ ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കുകയാണ്. എങ്ങനെ? തഥാകിലായും, അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എങ്ങനെയാണോ ആ രാജകുമാരൻ തന്റെ കുടുംബത്തിൽ നിന്ന് തെക്കനായി മാറിപ്പോയി വ്യാധഗ്രഹത്തിൽ എത്തിച്ചേർന്ന, അതുപോലെ പരസ്മാത് അഗ്നി വിസ്ഫുലിംഗാദിവ ആ പരമാത്മാവിൽ നിന്നും, എങ്ങനെയാണോ അഗ്നിയിൽ നിന്ന് അഗ്നി വിസ്ഫുലിംഗം എന്നതുപോലെ തദ്ജാതിരേവ വിഭക്ത അത് തന്നെയാണ് മാറിയത്. അവിടെ രാജകുമാരൻ അവിടെ നിന്നും മാറിക്കഴിഞ്ഞപ്പോ അവന്റെ ജാതി മാറിയില്ല. ജാതി എന്ന് പറഞ്ഞാൽ അവന്റെ ആ രാജത്വ ധർമ്മം അത് മാറുന്നില്ല. അവൻ വേദധർമ്മത്തെ സ്വീകരിക്കുന്നു, പക്ഷെ അവൻ രാജാവ് തന്നെയാണ്. അവന്റെ രാജഗുണങ്ങളൊന്നും അവന് വിട്ടുപോയില്ല. അതുപോലെ ഇവിടെ എന്താണ്, അവൻ രാജാവ് അല്ലാതായിട്ട് വേദനാകുകയല്ല, അവൻ രാജാവായി തന്നെയാണ് ജനിച്ചത്. രാജ്യത്തിന്റെ അവകാശിയായിട്ടാണ് ജനിച്ചത്. അവന്റെ രാജ്യ അവകാശമോ രാജാധികാരമോ ഒന്നും അവൻ ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷെ അവൻ വ്യാസഗ്രഹത്തിൽ വന്നപ്പോൾ അവന് തോന്നി താൻ വ്യാധനാണ്, തന്റെ പ്രവൃത്തി ഇതാണ് എന്ന് തോന്നി. തജ്ജാതിരേവ വിഭക്ത. ഇവിടെ അതുപോലെ എന്താണോ അഗ്നിയിൽ നിന്ന് സ്ഫുലിംഗം മാറിയപ്പോ അഗ്നി സ്വരൂപം തന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നതാണ്. അവൻ രാജകുമാരൻ തന്നെ, മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അവൻ വ്യാധകുമാരനായില്ല. അവനെവിടെ പോയാലും രാജകുമാരൻ രാജകുമാരൻ തന്നെ. എന്തുകൊണ്ട്? അവൻ രാജപാരമ്പര്യത്തിൽ ജനിച്ചവനാണ്, അവന്റെ അച്ഛൻ ചക്രവർത്തിയാണ്. അപ്പോൾ അവൻ രാജകുമാരനല്ലാതെ അവൻ മറ്റൊരാളാകാൻ കഴിയത്തില്ല. ആ സ്വരൂപം തന്നെ. അതുപോലെ ഇവിടെയും അഗ്നിയിൽ നിന്ന് വന്ന സ്ഫുലിംഗം അഗ്നിസ്വരൂപം തന്നെ. വിഭക്തേഹ ദേഹേന്ദ്രിയാദി ഗഹനെ. അതുപോലെ ഇവിടെ ആ പരമാത്മാവിൽ നിന്ന് വന്ന ഈ സ്ഫുലിംഗം, ഈ ജീവഭാവം ഇവിടെ എന്തു പറ്റിയിരിക്കുന്നു? ദേഹേന്ദ്രിയാദി ഗഹനെ വനത്തിൽ. എങ്ങനെയാണോ രാജകൊട്ടാരത്തിലിരുന്ന രാജകുമാരൻ വ്യാധന്മാരുടെ കൂട്ടത്തിൽ വനത്തിൽ അകപ്പെട്ടത്, അതുപോലെ ആ പരമാത്മാവിന്റെ അംശം എന്ന് പറയുന്ന ജീവൻ ഈ വനത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ദേഹ ഇന്ദ്രിയാദി സംഘാതമാകുന്ന ഈ വനത്തിൽ അകപ്പെട്ടു. പ്രവിഷ്ട അസംസാരി സൻ. വാസ്തവത്തിൽ അവൻ അസംസാരിയാണ്, അവന് സംസാരമില്ല. എന്തുകൊണ്ട്? അവൻ പരമാത്മാണ്, അവൻ പരമാത്മസ്വരൂപനാണ്. അവിടെ എങ്ങനെ സംസാരമുണ്ടാവും? ഇല്ല, അവൻ നിത്യമുക്തനാണ്. എങ്കിലും ദേഹേന്ദ്രിയാദി സംസാരധർമ്മം അനുവർത്തതേ. ഈ ദേഹേന്ദ്രിയാദി സംഘാതത്തിന്റെ ധർമ്മത്തെ, എങ്ങനെ ഞാൻ ദേഹമാണ്, ഞാൻ കർത്താവാണ്, ഞാൻ ഭോക്താവാണ്, ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ്, ഞാൻ കൃശനാണ്, ഞാൻ സ്ഥൂലമാണ്, ഇങ്ങനെ പലതരത്തിലുള്ള, ഇതാണ് ദേഹേന്ദ്രിയാദി സംസാരധർമ്മം. ഞാൻ ജനിക്കുന്നവനാണ്, മരിക്കുന്നവനാണ്, ഇതെല്ലാം വരുന്നു. വാസ്തവത്തിൽ എന്താണ്? അവൻ ആ പരമാത്മസ്വരൂപം തന്നെയാണ്. അസംസാരി സംസാരി ധർമ്മങ്ങൾ അനുഭവപ്പെടുന്നു. എങ്ങനെ? അഗ്നി നോക്കുമ്പോൾ അവിടെ ഒരു ഭേദം കാണുന്നു. അഗ്നിയിൽ നിന്നും മാറിയ ഒരു സ്ഫുലിംഗം. വാസ്തവത്തിൽ രണ്ടും ഒരു സ്വരൂപം തന്നെ, രണ്ടിനും ഉഷ്ണവും പ്രകാശവും തന്നെ. എന്നാൽ അവിടെ കാണുന്നവനൊരു ഭേദം അനുഭവപ്പെടുന്നത് പോലെ ഇവിടെ ആ നിത്യമുക്തി സ്വരൂപത്തിൽ ഒരു ഭേദം അനുഭവപ്പെടുന്നു. തൻബദ്ധനാണ്. ദേഹേന്ദ്രിയ സംഘാതോ അസ്മി. എങ്ങനെ അനുഭവം? ആ സംസാരധർമ്മത്തെ അനുവർത്തിക്കുന്ന എങ്ങനെ? ദേഹേന്ദ്രിയ സംഘാതോ അസ്മി, ഞാൻ ഈ ദേഹേന്ദ്രിയ സംഘാതമാണ് എന്നുവെച്ചാൽ തന്റെ ശരീരത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു, ഞാൻ വൃദ്ധനാണ്, ഞാൻ യുവാവാണ്, സ്ത്രീയാണ്, പുരുഷനാണ്, ഇങ്ങനെ തന്റെ ശരീരത്തെ ചൂണ്ടിപ്പറയുന്നു, കൃശഹ, കൃശനാണ്, സ്ഥൂലനാണ്, സുഖിയാണ്, ദുഃഖി. പരമാത്മതാം അജാനൻ, തന്റെ പരമാത്മസ്വരൂപത്തെ, നിത്യമുക്ത സ്വരൂപത്തെ അറിയാതെ ആത്മനഹ, തന്റെ പരമാർത്ഥ സ്വരൂപത്തെ, വാസ്തവ സ്വരൂപത്തെ അറിയാതെ ഇങ്ങനൊരു വിഭാഗം കൊണ്ട് സ്വയം സംസാരിയാണെന്ന് കരുതുന്നു. ഇതാണ് രാജകുമാരൻ വ്യാധകുമാരനായപ്പോൾ പറ്റിയത്. വ്യാധകുമാരനെന്ന് തന്നെ കരുതുന്നു. വാസ്തവത്തിൽ താൻ രാജകുമാരനാണ്, അതാണ് പരമാർത്ഥം. അപ്പോൾ ഈ അവസ്ഥയിൽ ഇനി ഇതിൽ നിന്ന് മാറണമെങ്കിൽ എന്ത് വേണം? നതു ഏതാത്മക പരമേവ ബ്രഹ്മാസി. അവിടെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നീ വ്യാധകുമാരനല്ല, നീ രാജകുമാരനാണ്. അത് കേട്ടപ്പോ അങ്ങനെ ഒരാളത് ബോധിപ്പിക്കണം. അതല്ലാതെ ഇങ്ങനെ മനസ്സിലാക്കും? വേറെ മനസ്സിലാക്കാൻ ഒരു ഉപായമുണ്ട്. ഒരു ബോധകൻ അവിടെ ഉണ്ടാവണം. അത് ചിലടത്ത് പറയും ശ്രുതി ബോധിപ്പിക്കുന്നു, ചിലടത്ത് പറയും ഗുരു ബോധിപ്പിക്കുന്നു. എന്തെങ്കിലും ഒന്ന് വേണം ആ ബോധം, ആ തത്വത്തെ ബോധിപ്പിക്കാൻ. പറയുന്ന ശബ്ദരൂപത്തിലുള്ള ഒരു ബോധന തന്നെ അവിടെ ആവശ്യമാണ്. ശബ്ദാത്മകമായ ബോധം. അതാണ് എങ്ങനെ, നത്തും ഏതാത്മക പരമേവ ബ്രഹ്മ അസി, നീ ആ പരബ്രഹ്മമാണ് എന്ന്, നീ ആ പരബ്രഹ്മമാണ്, ബ്രഹ്മാസി, തത്വമസി, അസംസാരി. ആ ബോധനം എത്ര വേണോ നീണ്ടുപോകാം എന്ന് പറയുന്നു. പരമേവ ബ്രഹ്മാസി, അസംസാരി, പിന്നെ നിത്യ ശബ്ദബുദ്ധ മുക്തസ്വരൂപനാണ്. അങ്ങനെ ആ ബോധം ദൃഢമാകുന്നത് വരെ ബോധനം നീണ്ടുപോകാം. പക്ഷെ അങ്ങനെ ഒരു ബോധനം എന്ന് വെച്ചാൽ ഒരു ഉപദേശം, അതും ശബ്ദാത്മകമായ ഒരു ഉപദേശം, അത് മതി. അത് കൂടിയേ തീരും. അതിനാണ് നമ്മൾ പറയുന്നത് ശ്രവണം എന്ന് പറയുന്നത്. നീ വ്യാധകുമാരനല്ല, രാജകുമാരനാണ് എന്നാദ്യമായി കേൾക്കുമ്പോൾ ചിലപ്പോൾ അവനത് മനസ്സിലായില്ലെന്ന് പറയും. എന്താ ഈ കേൾക്കുന്നത്? ഒരുപക്ഷെ അവൻ രാജാവിനെ കുറിച്ചോ രാജകുമാരനെന്ന് പറയുന്നതിനെ കുറിച്ചോ ഒരുപക്ഷെ ചിന്തിച്ചുകൂടി കാണത്തില്ല. അങ്ങനെയാണെങ്കിൽ പറയുന്നവന് മനസ്സിലായില്ല എന്ന് വരും അജ്ഞാനം. ഇനി അവന് മനസ്സിലായി. എന്താണോ താൻ ഈ വ്യാധകുമാരനല്ല, മറ്റെന്തോ ആണ് എന്ന്. അപ്പോ മറ്റെന്തോ ആണ് എന്ന് പറയുന്നതാണ് സംശയം. ഒരു കാര്യം ബോധ്യമായി, താൻ വ്യാധകുമാരനല്ല, പക്ഷെ മറ്റെന്തോ ആണ്. കാരണം രാജകുമാരൻ എന്ന് പറയുന്നത് എന്താണെന്ന് അവൻ അറിയത്തില്ല. അതുകൊണ്ട് അവന് സംശയം വരും, എന്തായി രാജകുമാരൻ എന്ന് പറഞ്ഞാൽ. അതാണ് അപ്പൊ ആ ശ്രവണത്തിൽ അജ്ഞാനം വരാം എന്ന് വെച്ചാൽ അത് ഗ്രഹിക്കാതിരിക്കാം. ഇനി സംശയം വരാം, ഇനി വിപരീയം വരാം. കാരണം ഇവന് രാജാവോ രാജകുമാരനോ ഒന്നും അറിയത്തില്ല. കാട്ടിലുള്ള പല വർഗക്കാരെ അറിയാം. അപ്പൊ താൻ ഈ വ്യാധകുമാരനല്ല, ഇനി മറ്റേതെങ്കിലും ഒരു നിഷാദകുമാരനാണോ? അങ്ങനെ അവൻ ധരിക്കാം. അതായിരിക്കും പറഞ്ഞത് വിപരീയം. ഇത് സംഭവിക്കും. അപ്പോ ആ അജ്ഞാനമാണ് സംഭവിക്കുന്നതെങ്കിൽ പിന്നെ വീണ്ടും അത് തന്നെ പറഞ്ഞു കൊടുക്കും. സംശയമാണ് സംഭവിക്കുന്നതെങ്കിൽ ആ സംശയം ദൂരീകരിക്കത്തക്ക രീതിയിൽ വീണ്ടും അതിനെ വിശദീകരിക്കേണ്ടി വരും. എന്താ രാജകുമാരൻ? അപ്പോൾ രാജാവ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, രാജ്യം ഇന്നതാണ്, ചക്രവർത്തി ഇങ്ങനെയാണ്, പരമ്പര ഇന്നതാണ്. അല്ല, പെട്ടെന്ന് യാതൊരു ബോധമില്ലാത്ത ഒരുവനെ ബോധവാനാക്കാൻ ഒക്കത്തില്ല. സ്വാഭാവികമായിട്ടും അവസാനം ഉപദേശമൊക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ ഉപദേശം പുരോഗമിക്കുന്നതിനനുസരിച്ച് അവൻ പറയും, ഓ അപ്പോൾ രാജകുമാരൻ എന്ന് പറഞ്ഞാൽ അതാണല്ലേ, എനിക്കത് ആദ്യം മനസ്സിലായില്ല എന്ന് പറയാം. ഇനി രാജകുമാരൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ഉദ്ദേശിച്ചത്, ഞാൻ ധരിച്ചത് വേറെ ഒന്നാണ്, നിഷാദകുമാരനാണെന്നാണ്, അത് വിപരീയം. അങ്ങനെ സംഭവിക്കാം. പിന്നെ വീണ്ടും വീണ്ടും അവന് വിശദീകരണം ആവശ്യമായി വരുന്നു. കാരണം അവനൊരു പരിചയമില്ലാത്ത ഒരു കാര്യമാണ്. അവൻ രാജ്യത്തിൽ പോയിട്ടില്ല, രാജാവിനെ കണ്ടിട്ടില്ല, കാട്ടിൽ കിടക്കുന്നവനാണെങ്കിൽ അത് അവനെ അവസാനം കൂട്ടി നാട്ടിലെത്തിക്കേണ്ടി വരും. അത് സംശയ ദൂരീകരണത്തിന് നീണ്ട പ്രക്രിയ വേണ്ടിവരും. എന്തായാലും ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് ശ്രവണമാണ്. ആ ശ്രവണം എന്ന് പറയുന്നത് തുറന്നുകൊണ്ടേയിരിക്കുന്നു. ആ ശ്രവണത്തിൻ്റെ തുടർച്ച അത് തന്നെയാണ് മനന രൂപത്തിൽ വരുന്നത്. കേട്ടു, ഒന്നും ധരിച്ചില്ല, അതിന് ശ്രവണമെന്ന് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അവന് ബോധമേ ഉണ്ടായില്ല. ഈ നമ്മളീ തത്വം പറയുന്നു. തത്വം പറയുമ്പോൾ ഒരാളിത് കേട്ടുകൊണ്ടിരിക്കുന്നു, അയാൾക്ക് എന്തെങ്കിലും ബോധം ഉണ്ടാവണമെന്നില്ല, ഒരു ബോധം ഉണ്ടാകത്തില്ല. എന്നിട്ട് ഇത് കഴിഞ്ഞ് പറയും, ഞാൻ ഒരു മണിക്കൂർ അവിടെ വെറുതെ സമയം കളഞ്ഞു, എന്താ എനിക്കൊന്നും മനസ്സിലായില്ല, എന്താ പറഞ്ഞത്? അജ്ഞാനം. അതൊരു സംശയം പോലും ഉണ്ടായില്ല, വിപരീത ബുദ്ധിയും ഉണ്ടായില്ല, മനസ്സിൽ ഒന്നും അറിഞ്ഞില്ല. ഒന്നും അറിഞ്ഞില്ലെങ്കിൽ അതിന് ശ്രവണമെന്ന് പറയാൻ പറ്റത്തില്ല. അതാണ് സ്വാധ്യായവും ശ്രവണവും തമ്മിലെ വ്യത്യാസം. സ്വാധ്യായം ഒരാൾ ചെയ്യുന്നു, വേദം സ്വാധ്യായം ചെയ്യുന്നു. വൈദികന്മാരുടെ ഭാഷയിൽ പറഞ്ഞ കമ്പോട് കമ്പ്. ഏതാണോ ചൊല്ലേണ്ടത് അത് മുഴുവൻ ചൊല്ലുന്നു. അങ്ങനെ ചൊല്ലുമ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഇവിടെ വന്നപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും മനസ്സിലായില്ല. ഗുരു ചൊല്ലിക്കൊടുത്ത് അത് ഏറ്റു ചൊല്ലി. എന്താ ഇവിടെ പറയുന്നത്? ഇവിടെ അഗ്നേഹി വിസ്ഫുലിംഗ എന്നൊക്കെ പറയുന്നത് എന്താണെന്നൊരു ഒരു ധാരണയുണ്ടായില്ല. ശബ്ദം മാത്രം കേട്ടു. അപ്പൊ സ്വാധ്യായം എന്ന് പറയുമ്പോൾ അതും സ്വാധ്യായം തന്നെ. ശരിക്കും നിയമം അനുസരിച്ച് അർത്ഥസഹിതമായ ബോധം വേണം. പക്ഷെ ഒരു ബാലനാണ്, ഉപനയനം കഴിഞ്ഞ് വേദം ചൊല്ലിക്കുന്നു, അവനർത്ഥബോധം ഉണ്ടാവണമെന്നില്ല. പക്ഷെ അത് കേവല സ്വാധ്യായം, അർത്ഥബോധം കൂടാതെ സ്വാധ്യായം. അത് ശ്രവണമല്ല, മറിച്ച് വേദ അർത്ഥവിചാരമെല്ലാം ചെയ്തു, അതിനുള്ള പ്രാപ്തി ഉണ്ടായി, വേദ അംഗങ്ങളെല്ലാം അധ്യയനം ചെയ്തു, വേദശബ്ദങ്ങളുടെ അർത്ഥം എങ്ങനെയാണ് വരുന്നത് എന്നെല്ലാം മനസ്സിലാക്കി. അത് കഴിഞ്ഞ് ഈ ഉപനിഷത്തിനെ താല്പര്യം ബോധിപ്പിക്കുന്ന ഒരാള്. ഉപനിഷത്തിന്റെ താല്പര്യം ഒരാൾ ബോധിപ്പിക്കുമ്പോഴേ അത് ശ്രവണത്തിന്റെ തുടക്കമാവുന്നുള്ളൂ, അല്ലെങ്കിൽ സ്വാധ്യായം. അവിടെ തന്നെ ആ താല്പര്യം അവൻ ഗ്രഹിച്ചു തുടങ്ങും. ഒരാൾക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ അവന് ശ്രവണമെന്ന് പറയാൻ പറ്റത്തില്ല. അത് ധരിക്കുമ്പോൾ അതിൽ നിന്ന് ഏതൊരു താല്പര്യമാണോ ഉപദേശിക്കുന്ന ആളുടെ വിവക്ഷ അത് ഗ്രഹിക്കുമ്പോൾ. പക്ഷെ അങ്ങനെ ഗ്രഹിക്കുമ്പോൾ ഇവിടെ ഒരു കാര്യമല്ല പറയുന്നത്, തത്വമസി എന്ന് മാത്രമല്ല, തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിത്യനാണ്, ശുദ്ധനാണ്, ബുദ്ധനാണ് തുടങ്ങി വിവിധ വിഷയങ്ങൾ പറയുകയാണ്. ഒരേ ഒരു തത്വത്തെ സംബന്ധിച്ച് നാനാ തരത്തിലുള്ള വ്യാഖ്യാനമാണ്. അവിടെ എന്താണ്? ആ ശ്രവണം തന്നെ മനന രൂപത്തിലാകുന്നു. അതിന് ഏറ്റവും പ്രധാനമായി വരുന്നത് ശ്രവണമാണ്. ശബ്ദരൂപത്തിലുള്ള ശ്രവണം എന്ന് പ്രത്യേകം പറയും. ആ ഒരു ശ്രവണത്തെ ആശ്രയിക്കാൻ നമുക്ക് മനനം ചെയ്യാൻ കഴിയത്തില്ല. ഈ തത്വത്തെ കുറിച്ച് മനനം ചെയ്യാൻ സാധ്യമല്ല. കാരണം ഈ ഒരു തത്വത്തെ കുറിച്ച് ഏതെങ്കിലും കാരണവശാൽ, ശ്രവണം എന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞു തരണമെന്നില്ല, വായിച്ചറിഞ്ഞാലും മതി, അത് ശ്രവണമാണ്. എന്തുകൊണ്ട്? അവിടെയും നമ്മൾ ലിപികളെ കണ്ണുകൊണ്ട് കാണുന്നു. ലിപി എന്ന് പറയുന്നത് ശബ്ദത്തിൻ്റെ സ്മാരക സങ്കേതങ്ങളാണ്. അതിലൂടെ ശബ്ദത്തെ സ്മരിക്കുന്നു, ആ ശബ്ദത്തിലൂടെ അർത്ഥബോധത്തെ ഉണ്ടാക്കുന്നു. അപ്പോൾ അവിടെയും എന്താണ്? ശബ്ദത്തിലൂടെ തന്നെയാണ്, അത് ശ്രവണമാണ്. അവിടെ ശബ്ദത്തെ നമ്മൾ ശ്രവണേന്ദ്രിയത്തിലൂടെ ഗ്രഹിക്കുന്നില്ലെന്നേയുള്ളൂ. ശബ്ദം അവിടെ മാനസികമാണ്, മാനസികമായ ശബ്ദം. കാരണം ആ ശബ്ദങ്ങൾ നമുക്ക് പരിചയമുള്ളതാണ്, എന്നതിൻ്റെ അർത്ഥത്തെ ബുദ്ധി ഗ്രഹിക്കുന്നു. ശബ്ദം അവിടെ മനോരൂപത്തിലാകുന്നു, മാനസിക വൃത്തി രൂപത്തിലാകുന്നു ശബ്ദം. അവിടെ ഈ ശബ്ദമുണ്ട്. ശബ്ദം എന്ന് പറയുന്നത് ശ്രവണേന്ദ്രിയത്തിലൂടെ ഉള്ളിൽ കടന്നാലും സംഭവിക്കുന്ന എന്താണ്? അത് മാനസികമായി അതിന് പരിവർത്തനം സംഭവിക്കുകയാണ്. ശബ്ദം മനോവൃത്തിയായി മാറുകയാണ്. ശബ്ദത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ശ്രവണേന്ദ്രിയം വരെ ഉള്ളൂ, ബാഹ്യശബ്ദത്തിൻ്റെ സ്ഥാനം. അത് കഴിഞ്ഞാൽ പിന്നെ അത് മനോവൃത്തിയാണ്, മനോരൂപത്തിൽ അത് പരിവർത്തനം ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ആയാലും ശരി, ഇനി ഒരാൾ അങ്ങനെയല്ല, ഏതെങ്കിലും പ്രതീകങ്ങളെ കാണിക്കുന്നു, അടയാളങ്ങളെ കാണിക്കുന്നു. അങ്ങനെ അടയാളം കാണിക്കുന്നിടത്തിലും ആ അടയാളത്തെ ദുരൂപം, രൂപത്തെക്കുറിച്ച് അവൻ്റെ ഉള്ളിൽ ഇങ്ങനെ ശബ്ദാത്മകമായ അതിശബ്ദം ഉണ്ടാകുന്നു അവനെ സംബന്ധിച്ചുള്ള. അതും ഉള്ളിൽ ശബ്ദരൂപത്തിൽ മാറുന്നു, അന്ധക്കരണ ശബ്ദരൂപത്തിലാക്കി അതിനെ പരിവർത്തനപ്പെടുത്തുന്നു. എന്നിട്ട് അതിൻ്റെ അർത്ഥത്തെ ഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ ആയാലും എന്തു വരുന്നു? ആ ഒരു ഉപദേശം, ശബ്ദരൂപത്തിലുള്ള ഒരു ഉപദേശം തനിക്കുണ്ടായാലേ പറ്റൂ, പുറമേ നിന്നതുണ്ടാവും. പറയും അങ്ങനെ അല്ലാതെ സംസ്കാരത്തിൽ നിന്ന്, ആ സംസ്കാരത്തിന് കാരണമായ ഉപദേശം മുമ്പിലുണ്ടായിരിക്കും. ഒരാൾ പറയുന്ന അയാൾക്ക് സംസ്കാരത്തിൽ നിന്നുണ്ടായി, ഇങ്ങനെ ഒരു സംസ്കാരം ഇവിടെ നിന്നുണ്ടായി, അതൊരു ഉപദേശത്തിൽ നിന്നായിരിക്കും. എവിടെ ആയാലും ആ ശ്രവണം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലൊരാളിൽ സംഭവിക്കും. അതാണ് ഇവിടെ പറയുന്നത് പ്രതിബോധിത. ആ പ്രതിബോധനം ഒരാൾ ബോധിപ്പിക്കാൻ വേണം. ഒരാൾ അത് ശബ്ദത്തെ ബോധിപ്പിക്കുന്നത് ശബ്ദത്തിൻ്റെ താല്പര്യത്തെ ഗ്രഹിച്ച ഒരാൾ ബോധിപ്പിക്കും. ശബ്ദത്തിൻ്റെ താല്പര്യത്തെ ഗ്രഹിച്ച ഒരാൾ എഴുതി വെച്ചാലും മതി. കാരണം താല്പര്യത്തെ ഒരാൾ ഗ്രഹിച്ചിട്ട് അത് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ രേഖയിലൂടെ നമ്മൾ ശബ്ദത്തെ സ്മരിക്കുമ്പോൾ ആ താല്പര്യത്തെ അതോടൊപ്പം വരും. കാരണം അതുണ്ട്. ഏതുപോലെ ശബ്ദത്തെ ടൈപ്പ് ചെയ്ത് വയ്ക്കുന്നു, നമ്മൾ കേൾക്കുന്നു. കേൾക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? എന്താണോ ആ വക്താവ് പറയുന്ന ആ പറയുന്നതിൻ്റെ താല്പര്യത്തെ നമ്മൾ ഗ്രഹിക്കുന്നു. ഈ വാക്കുകളുണ്ട് വിവക്ഷിക്കുന്നത് ഇന്നതാണ്. പക്ഷെ അവിടെ വക്താവില്ല, വക്താവിൻ്റെ ശബ്ദം മാത്രം കേൾക്കുന്നു. ശബ്ദത്തെ രേഖപ്പെടുത്തി അത് എഴുതുന്നത് പോലെ തന്നെ അവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ആ താല്പര്യത്തെ അവിടെയും ഗ്രഹിക്കുന്നു. അതാണ് ശബ്ദത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ശബ്ദത്തിൻ്റെ മഹത്വമാണ്. ശബ്ദത്തിന് അങ്ങനെ ഒരു ശേഷിയുണ്ട്, ആ താല്പര്യത്തെ ശ്രോതാവിനെ ഗ്രഹിക്കുന്നതിനുള്ള ശേഷിയുണ്ട്. അത് ലിപി രൂപത്തിലിരുന്നാലും ശരി, മറ്റേതെങ്കിലും ഒരു രൂപത്തിലിരുന്നാലും ശരി, ശബ്ദശക്തിയാണ്. ആ ശബ്ദം എങ്ങനെയാണ് ഒരുവന്റെ ഉള്ളിൽ അന്ധക്കരണ രൂപത്തിൽ മാറുന്നത്? അപ്പോൾ ആ ശബ്ദത്തിന് അങ്ങനെ ഒരു ശേഷിയുണ്ട്. അങ്ങനെ ബോധിപ്പിക്കുമ്പോൾ പരമേവ ബ്രഹ്മാസി അസംസാരി നീ പരബ്രഹ്മമാണ് എന്ന് ബോധിപ്പിക്കുമ്പോൾ രണ്ട് സംഭവിക്കാം, ബോധിക്കാതിരിക്കാം, ബോധിക്കാം. ബോധിക്കുന്നതിന് ന്യൂനതകൾ വരാം. ഈ ഒരു തുടക്കം കൂടാതെ ഒന്ന് സാധ്യമല്ല. അതുകൊണ്ടാണ് പറയുന്നിടത്തെല്ലാം ഗുരുവിന് പ്രാധാന്യം വന്നു, ഗുരു കൂടിയേ തീരുമെന്ന് പറയുന്നത്. കാരണം ഒരു ഉപദേശം, താല്പര്യത്തെ ഉൾക്കൊള്ളുന്ന ഒരു ഉപദേശം, അതുണ്ടായാലേ പറ്റും. ഗുരുവിന് പകരം ഇവിടെ പറയും ശ്രുതി എന്ന് പറയും. ശ്രുതി എന്ന് പറയുന്നത് ഒരാളുടെ ഉപദേശമാണ്, അതല്ലാതെ സാധ്യമാകത്തില്ല. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ അതും ഒരു ഗുരുവാണ്. ഇപ്പോൾ ഭാഷയും നമ്മൾ മനസ്സിലാക്കുന്നു, വായിക്കുന്നു, മനസ്സിലാക്കുന്നു. അവിടെ എന്താണ്? ഭാഷകാരൻ അവിടെ ഗുരുവായിരിക്കുന്നു, ഭാഷകാരന്റെ വാക്കുകളുടെ താല്പര്യത്തെ ഗ്രഹിക്കുന്നു. അവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ആ ശബ്ദം ഇന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം. കാരണം ഈ ലിപികൾ എന്ത് ചെയ്യുന്നു? ആ ശബ്ദത്തെ ഓർമ്മിപ്പിക്കുന്നു. ആ ശബ്ദം താല്പര്യത്തോടുകൂടി, ആ ശബ്ദത്തെ സ്വാഭാവികമായിട്ടും അതിന് നർത്തബോധം ഉണ്ടാകും. അത് ശബ്ദശക്തി എന്ന് പറയും, ശബ്ദത്തിന്റെ മഹത്വം. അതുകൊണ്ട് അവിടെ തുടങ്ങണം. അതുകൊണ്ടാണ് ശ്രവണം. ആ ശ്രവണം തുടരുമ്പോൾ അത് തന്നെ മനന രൂപത്തിലാവുന്നു. ഇപ്പം നമ്മൾ ഒരാൾ പറയുന്ന കേൾക്കുന്നു, എന്നിട്ട് അത് മനന രൂപത്തിലാകുന്ന എങ്ങനെ? കാരണം ആ ഒരു തത്വത്തെ കുറിച്ച് കേൾക്കുമ്പോൾ ശ്രോതാവിന്റെ മനസ്സിൽ സംശയങ്ങൾ വീര്യങ്ങളെല്ലാം ഉണ്ടാകും. ആ ശ്രവണത്തിൽ എന്ത് ചെയ്യുന്നു? അതേ സംശയങ്ങൾ തന്നെയാണ് അവിടെ ഉന്നയിക്കുന്നത്, പൂർവപക്ഷങ്ങളുടെ സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ ആ പൂർവപക്ഷ സിദ്ധാന്ത രൂപത്തിൽ വരുമ്പോൾ അത് ശ്രോതാവിന്റെ തന്നെ സംശയങ്ങളാണ്, ഒരു ശ്രോതാവിൽ അല്ലെങ്കിൽ മറ്റൊരു ശ്രോതാവിലുള്ള സംശയം. അതിനെ ദൂരീകരിക്കുന്നതിന് വേണ്ടി അത് തുടരുന്നു. ആ മനനം, ശ്രവണം തന്നെ അവിടെ മനന രൂപത്തിലാകുന്നു. അവിടെ തന്നെ എന്ത് ചെയ്യുന്നു? തത്വത്തെ ഉറപ്പിക്കുന്നു. തത്വം അസി, ഒരു സംശയമില്ല. അത് തന്നെ നിധ്യാസന രൂപത്തിലാകുന്നു. ഇതെല്ലാം ഒന്നിന്റെ തന്നെ തുടർച്ചയാണ്. ശ്രവണ, മനന, നിധ്യാസനം എന്ന് പറയുന്നത് ഒന്നിൻ്റെ തുടർച്ചയായിട്ട് വരുന്നു. ഇനി ഒരാൾ കേൾക്കുന്നില്ല, പുസ്തകം വായിക്കുന്നില്ല, പക്ഷേ കേട്ടതിൽ നിന്നും പുസ്തകങ്ങൾ വായിച്ചിരുന്നു, ഗുരു പറഞ്ഞത്, ആ സംസ്കാരം അയാളുടെ ഉള്ളിലുണ്ട്. അയാൾ ഗ്രഹിച്ച ആ താല്പര്യത്തിൻ്റെ സംസ്കാരം, ആ സംസ്കാരം കൊണ്ട് ഇയാൾ ഇതിനെ ഒന്നിനെ ആശ്രയിക്കാതെ ചിന്തിക്കുന്നു. അവിടെയും തൻ്റെ ഉള്ളിൽ ബാഹ്യമായ ഒരു നിമിത്തമില്ലാതെ തന്നെ ശ്രവണ, മനന, നിധ്യാസനങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിനൊന്നും ആശ്രയിക്കാതെ ഒരാൾക്ക് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ അത് ബുദ്ധി ബലമുള്ളവർക്ക് പറ്റും, എല്ലാവർക്കും പറ്റത്തില്ല. സാധാരണ ഒരാളിന് ഒരു നിമിത്തം വേണം. ബാഹ്യനിമിത്തം കൂടാതെ മനനം സാധ്യമല്ല. എന്നുവെച്ചാൽ ഒരാൾക്ക് പഠിപ്പിക്കാൻ ഒരാൾ മുമ്പിലുണ്ടായാലും പഠിക്കാൻ പറ്റും, ബാഹ്യമായൊരു നിമിത്തം വേണം. ഒരാൾ കേൾക്കാൻ തൻ്റെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാലേ തനിക്ക് ചിന്തിക്കാൻ പറ്റും. അങ്ങനെയുണ്ട് ബുദ്ധിക്ക് ബലം ഇല്ലാത്തവർ. അല്ല, ഈ വിചാരത്തിൽ മുന്നോട്ട് പോകുന്നവർക്ക് ബാഹ്യമായൊരാലംബനം വേണ്ട. എങ്ങനെയാണോ താൻ എപ്പോഴും തൻ്റെ മനസ്സ് ചിന്തയിലാണല്ലോ, ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയത്തെ ചിന്തിച്ചുകൊണ്ടിരിക്കും, ലോകകാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും, തന്നെക്കുറിച്ച്, തൻ്റെ ഭൂതത്തെക്കുറിച്ച്, തൻ്റെ ഭാവിയെക്കുറിച്ച്, അല്ലെങ്കിൽ തൻ്റെ അയൽവാസിയെക്കുറിച്ച്, എന്തെങ്കിലും ഈ ലോകത്തിലെ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. അത് മനസ്സിൻ്റെ സ്വഭാവമാണ്. മനസ്സിന് ചിന്തിക്കാതിരിക്കണമെങ്കിൽ ഉറങ്ങണം. ഉറക്കമല്ലാതെ ചിന്തയെ നിർത്താൻ വേറെ ഒരു വഴിയില്ല. അല്ലെങ്കിൽ മനസ്സ് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഈ തത്വത്തെ കുറിച്ച് കേട്ടോ, സത്സംഗങ്ങളിൽ നിന്ന് കേട്ടോ, അല്ലെങ്കിൽ പുസ്തകം വായിച്ചോ ഒരു സംസ്കാരമുണ്ടെങ്കിൽ മറ്റു വിഷയങ്ങളെ ചിന്തിക്കുന്നതിൻ്റെ സ്ഥാനത്ത് അയക്കതും ചിന്തിക്കാം. അവിടെയും എന്തോരം ഉള്ളിൽ പൂർവപക്ഷം, സിദ്ധാന്തം, അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, അവിടെ എന്താ അങ്ങനെ പറഞ്ഞത്, ഭിന്നതായിരിക്കും. ഈ രീതിയിൽ ആത്മചിന്തനം വരും. ഈ ആത്മചിന്തനം എന്ന് പറയുന്നത് എന്താണ്? ശ്രവണ മനന നിധ്യാസന രൂപത്തിലാണ്. അപ്പൊ അതിൽ ഇത് മൂന്നിനും പ്രാധാന്യമുണ്ട്. നമ്മൾ ചിന്തിക്കുന്നു, അതിനൊരു ആധാരവുമില്ല. വന്നുകഴിഞ്ഞാൽ ചിന്ത ഇത് നമ്മുടെ സംശയങ്ങൾ പരിഹരിക്കപ്പെടത്തില്ല. ചിന്തിക്കുന്നതിനൊരു ആധാരം വേണം, അതായത് ശ്രവണമാകുന്ന ആധാരം വേണം. ഇവിടെ നമ്മൾ ഭാഷ്യത്തെ ആധാരമാക്കി ചിന്തിക്കുന്നു. അത് ഞാനിപ്പോ ഒരു വക്താവായിരുന്നു, കേൾക്കുന്ന ശ്രോതാക്കളോട് സംസാരിക്കുമ്പോൾ ശ്രോതാക്കൾ എന്റെ ശബ്ദത്തെ കേൾക്കുന്നു. അപ്പോ ഈ പറയുന്ന വക്താവിന്റെ ശബ്ദങ്ങളാണ് ശ്രോതാക്കളുടെ ശ്രവണം. ആ ശബ്ദത്തെ ആധാരമാക്കി ശ്രോതാക്കൾ ശ്രവിക്കുന്നു, മനനം ചെയ്യുന്നു, അവിടെ നിധ്യാസനത്തിൽ ചേരുന്നു, തത്വനിർണയത്തിൽ നിശ്ചയത്തിൽ എത്തിച്ചേരുന്നു. അച്ഛൻ വക്താവാണെങ്കിലോ, വക്താവ് വേറൊരാളുടെ ശബ്ദത്തെ ആശ്രയിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഭാഷ്യത്തെ ആശ്രയിക്കുന്നു, ഭാഷ്യകാരന്റെ ആ ശബ്ദത്തെ. ഭാഷ്യകാരന്റെ ശബ്ദം എന്ന് വെച്ചാൽ ഭാഷ്യകാരൻ അന്ന് പറഞ്ഞ ശബ്ദമല്ല, ആ ശബ്ദത്തിന്റെ സംഗീതങ്ങളിലൂടെ ശബ്ദത്തെ സ്മരിക്കുന്നു, തത്വത്തെ സ്മരിക്കുന്നു. അപ്പോൾ തത്വത്തെ സ്മരിച്ചുകൊണ്ട് വക്താവിന് എന്ത് സംഭവിക്കുന്നു? ശ്രവണ മനന നിധ്യാസനം വക്താവിന് സംഭവിക്കുന്നു. എന്നാലേ അത് ശ്രോതാക്കളത് എത്തിച്ചേരത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇത് മൂന്നിനും ഒരുപോലെ പ്രാധാന്യമുണ്ട്. അതിൽ ഭാഷകാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതാണ് വാക്യജനിതം എന്ന് പറയും. ഈ ജ്ഞാനം വാക്യജനിതമാണ്. പല ഭാഗങ്ങളിലും നമുക്ക് കാണും. ചിലടത്ത് പറയും വിചാരാജായത്തെ എന്ന് പറയും, വിചാരം കൊണ്ടുണ്ടാകുന്നു. എന്നുവെച്ചാൽ ആ വാക്യജനിതം വാക്യത്തെ ആദ്യം ആശ്രയിക്കുന്നു, ശബ്ദത്തെ ആശ്രയിക്കുന്നു. ആശ്രയത്തിൽ നമ്മൾക്ക് ജ്ഞാനം, അതിൻ്റെ പൂർണ്ണത, അല്ലെങ്കിൽ അടുത്ത് ഭക്ഷ്യകാലം വരുമ്പോൾ അതിൻ്റെ ദൃഢത കൈവരുന്നില്ല വാക്യത്തിൽ നിന്ന്. അപ്പോൾ വിചാരത്തെ ആശ്രയിക്കുന്നു, ദൃഢത കൈവരുന്നു, അതിൻ്റെ ദോഷങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് ഇത് മുഖ്യമായൊരു കാര്യമാണ്. ബ്രഹ്മാസി അസംസാരി എന്ന് പ്രതിബോധിത. അപ്പോൾ ഇവിടെ എന്താണ്? വ്യാധകുമാരനെ ബോധിപ്പിക്കുന്നു, നീ രാജകുമാരൻ വാസി, നീ രാജകുമാരനാണ്. ഈ ബോധനം തികച്ചും അപചരിതമായൊരു കാര്യത്തെ ബോധിപ്പിക്കുമ്പോൾ പെട്ടെന്ന് സ്വീകരിക്കാൻ കഴിയത്തില്ല. അതുപോലെ ഇവിടെ എന്താണ്? താൻ ദീർഘകാലമായി താൻ ഈ ശരീരമാണ് എന്ന് ബോധിച്ചിരിക്കുകയാണ്. ഈ ശരീര സംബന്ധിയായ കാര്യങ്ങൾ എൻ്റേതെന്ന് ധരിച്ചിരിക്കുകയാണ്. ഇതിനെ പെട്ടെന്ന് ശ്രുതി പറയുന്നു തത്വമസി, അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നു. ബോധിച്ചെന്ന് വരില്ല, ബോധിച്ചെന്നും വരാം, രണ്ടും സംഭവിക്കാം. ആ വ്യക്തിയുടെ സംസ്കാരം അനുസരിച്ചാണ്. ബോധിച്ചാൽ തന്നെ അത് അപൂർണത വരാം. ഇനി ഒരാൾ പൂർണ്ണമായി ബോധിച്ചെന്നും വരാം, എന്നാൽ പിന്നെ മറ്റൊന്നിൻ്റെ ആവശ്യമില്ല. അത് ആ സംസ്കാരത്തിൻ്റെ പാകത അനുസരിച്ചിരിക്കുന്നു. അല്ല, ആ ബോധത്തിൽ എന്തെങ്കിലും ന്യൂനതയുണ്ടെങ്കിൽ അത് ആവർത്തിക്കേണ്ടി വരും. ആ ബോധനത്തെ ആവർത്തനത്തിലൂടെ എന്തുവരുന്നു? അത് നിശ്ചയം വരുന്നു. ഇതിപ്പോ ഈ ആത്മതത്വത്തെ സംബന്ധിച്ചല്ല. ഏതൊരു വിഷയത്തെ നമ്മൾ ബോധിക്കാൻ ശ്രമിക്കുന്നു, അവിടെയെല്ലാം ഈ ശ്രവണ മനന നിധ്യാസങ്ങളുണ്ട്. അത് ഇത് വിഷയം വളരെ സൂക്ഷ്മമായതുകൊണ്ട് ഇവിടെ അതിന് പ്രാധാന്യം വളരെയുണ്ട്. സാധാരണ കാര്യങ്ങളിൽ അത് വരുന്നില്ല. എൻ്റെ മുമ്പേ ഇരിക്കുന്ന വാച്ച് അത് കണ്ടിട്ടില്ലാത്ത ഒരാളെ ഇത് നമ്മൾ വാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവന് അതിനെ കുറിച്ചുള്ള? ഇപ്പം എങ്ങനെയാണോ പറയുന്നയാൾ അതിനെ ധരിച്ചിരിക്കുന്ന ആ ബോധം അവനുണ്ടാകത്തില്ല. ശ്രവണത്തിൽ നിന്നവന് പ്രത്യക്ഷമായി കാണിച്ചാൽ കൂടി അപ്പോൾ അവന് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇത് സമയത്ത് കാണിക്കുന്ന ഒരു സാധനമാണ്, ഇതിങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇതിൽ മണിക്കൂർ മിനിറ്റ് സെക്കൻഡ്, ഒരു കുട്ടിയെ നമ്മൾ അങ്ങനെ പഠിപ്പിക്കുന്നു. ഇത് മണിക്കൂർ സൂചി, സെക്കൻഡ് സൂചി, മിനിറ്റ് സൂചി, ഇത് ഒരുപാട് കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് വാച്ചെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിക്ക് വാച്ചിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ബോധം ഉണ്ടാകുന്നില്ല. അവിടെ എന്ത് വേണ്ടി വരും? അതിനെ ബോധിപ്പിക്കേണ്ടി വരും. അത് ശ്രവണം, മനനം, ഇതെല്ലാം ആ കുട്ടി സംഭവിക്കും. അവസാനം നിശ്ചയത്തിലെത്തുന്നു, ആ ഇത് സമയം അറിയാനുള്ള ഒരു ഉപകരണമാണ്, ഇതിൽ ഉണ്ട് സമയം അറിയേണ്ടത് ഇന്നതാണ് എന്നവന് ഒരു സാമാന്യമായ ജ്ഞാനം ഉണ്ടാകുന്നു. അതിൽ ഇനിയും അറിയേണ്ട വിഷയങ്ങൾ പലതും കാണും. ഇനി അതിൻ്റെ ഉള്ളിൽ പരിശോധിക്കണം, എങ്ങനെയാണ് അതിൻ്റെ മെക്കാനിസം. അത് വീണ്ടും അവിടെ ശ്രവണ മനനങ്ങൾ വീണ്ടും ആവശ്യമായി വരും. അപ്പോൾ അത് പിന്നെ അവസാനിക്കത്തില്ല. അത് വിഷയത്തിൻ്റെ സ്വഭാവമാണ്, അതിനെ സംബന്ധിച്ചുള്ള നിർണയം ഒന്ന് മാറി ഒന്നായി തുറന്നുകൊണ്ടേ. അപ്പോൾ ഭൗതികമായ വിഷയങ്ങളെ സംബന്ധിച്ച് പോലും ഒരു നിശ്ചയത്തിലെത്തണമെങ്കിൽ ശ്രവണം മനനം ഇത് കൂടിയേ തീരൂ. അതുകൊണ്ട് ഇവിടെയും എന്ത് ചെയ്യുന്നു, പരമേവ ബ്രഹ്മാസി അസംസാരി എന്ന് ഗുരു ബോധിപ്പിക്കുന്നു. അതവന് മനനത്തിലൂടെ അതിൻ്റെ നിശ്ചയത്തിലെത്തിച്ചേരുന്നു. അവന് സംശയം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഇത് വാച്ച്, ഇത് വാച്ചാണെന്ന് കുട്ടിയെ ബോധിപ്പിച്ചു, അവന് അത് ബോധ്യം വന്നു. പിന്നീട് അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായി. പിന്നെ അവനോട് പറയണം, നീ ആ വാച്ചെടുത്തോണ്ട് വന്നു പറഞ്ഞാൽ അവൻ പേന എടുത്തോണ്ട് വരത്തില്ല. കാരണം എന്തുകൊണ്ട്? അവന് നിശ്ചിതമായ ബോധം വന്നു, ഇത് വാച്ചാണ്, ഇത് പേനയല്ല, ഇന്നതല്ല, ഇന്നതാണ്. അവിടെ ആ ബോധത്തിന് അവന് വ്യക്തത വരും. അതുകൊണ്ട് പിന്നീട് അവിടെ അവന് അതിൽ സംശയം ഉണ്ടാകുന്നില്ല. പിന്നീട് രണ്ടാമതൊരു സംശയം വരുന്നില്ല, ഇത് വാച്ചാണെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ ഇത് വാച്ചാണോ അല്ലെങ്കിൽ ഇത് മറ്റെന്തെങ്കിലുമാണോ, അതുണ്ടാകുന്നില്ല. നിശ്ചയം വന്നു കഴിഞ്ഞാൽ അതുപോലെ ഇവിടെയും, ഇവിടെ ഇതുപോലെയല്ല, ഇത് സ്വരൂപമാണ്. ആ സ്വരൂപത്തെ ഇത് നാനാതരത്തിൽ ബോധിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് നാനാതരത്തിൽ ബോധിപ്പിക്കുന്നത്? കാരണം തത്വമസി അതുപോലെ എന്ന് പറയുന്നത് നിത്യമാണ്, ശുദ്ധമാണ്, മുക്തമാണ്. കാരണം ഇതിനെ സംബന്ധിച്ച് നാനാതരത്തിലുള്ള സംശയങ്ങൾ വരാം ശ്രോതാവിന്റെ മനസ്സിൽ. ഇത് അനിത്യമാണോ? അപ്പോൾ അവിടെ പറയും നിത്യമാണോ. ഇത് ജഡമാണോ? അവിടെ പറയുന്നത് ബുദ്ധമാണോ. ഇത് അശുദ്ധമാണോ? പറയുന്നത് ശുദ്ധമാണോ. അപ്പോൾ വരുന്ന സംശയങ്ങൾക്കനുസരിച്ച് ഇതിൻ്റെ ബോധനം നീണ്ടുപോകും, പലതരത്തിൽ വരാം. ഇത് വിഷയമാണോ? അവിടെ പറയുന്നത് നിർവിഷയമാണോ. ഇത് ഗുണം കൊണ്ടുള്ളതാണോ? പറയുന്നത് നിർഗുണമാണോ. കാരണം എന്തുകൊണ്ട്? ഇത്തരത്തിലെല്ലാം ഇതിനകം തന്നെ തന്നെ ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അത് സംശയം വരുന്നു. താൻ സഗുണനാണ്, തന്നെ ഗുണങ്ങളുള്ളവനാണ്, സുഖദുഃഖങ്ങളുള്ളവനാണ്, തനിക്ക് നാശമുള്ളവനാണ്. അപ്പൊ നിർഗുണമെന്നങ്ങനെ തന്നെ ധരിക്കാൻ പറ്റും. കാരണം സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുന്നു. തന്നെക്കുറിച്ച് അതിനകം തന്നെ ധാരാളം ധാരണകളുണ്ട് ഉള്ളിൽ. അപ്പോൾ ഇതുള്ളതുകൊണ്ട് ഒറ്റ വാക്കുകൾ തത്വമസി പറഞ്ഞാൽ പ്രശ്നം തീരുന്നില്ല. താൻ കൃത്രിമമായി ഉണ്ടാക്കുന്ന സംശയമല്ല, തന്നെക്കുറിച്ചാ ബോധിപ്പിക്കുന്ന ശ്രുതി. നീ അസംസാരിയാണ്, പക്ഷേ സംസാരധർമ്മങ്ങൾ ഇത്രയും കാലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന താൻ ഒറ്റ വാക്കുകൾ സംസാരിയല്ലെന്നങ്ങനെ ബോധിച്ചാൽ അങ്ങനെ മനസ്സിലാവും. അപ്പോൾ സംശയം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ജനിച്ചവനാണ്, ഞാൻ അങ്ങനെ അസംസാരിയാവും. അപ്പോൾ അവിടെ പറയുന്നു, എന്നാ ജായതേ, ജനിക്കുന്നില്ല, ഞാൻ നാളെ മരിക്കുന്നവനാണ്. അപ്പോൾ നീ അസംസാരി എന്ന് ബോധിപ്പിച്ചാൽ പറയും, നാം മറിയതേ. ഇങ്ങനെ ഈ ഒരു ജീവന് ഈ തത്വം ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ ഉള്ള നാനാത്വ ബോധം, ആ നാനാത്വ ബോധത്തെ ഓരോന്നിനും നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ട്, തത്വത്തിന് നിഷേധിക്കുന്നതിന് നേതി നേതി ഇത്രയും പറഞ്ഞാൽ മതി, അതല്ല അതല്ല എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അങ്ങനെയല്ല, താനിത് ഓരോന്നും വേറെ വേറെ ധരിച്ചിരിക്കുകയാണ്. താൻ ശരീരമാണ്, യുവാവാണ്, വൃദ്ധനാണ്, സ്ത്രീയാണ്, പുരുഷനാണ്, ഇങ്ങനെ നാനാത്വ ജ്ഞാനം അനന്തമാണ്. ആ നാനാത്വജ്ഞാനത്തിന് കേവലം സത്താണെന്നുള്ള ഒരു വാക്ക് ഒറ്റ വാക്കിൽ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് ഈ സംശയങ്ങളെല്ലാം ദൂരീകരിക്കുന്നതിന് ശേഷിയില്ല. അതുകൊണ്ട് ഇത് നീണ്ടുപോകുന്നു. ഈ ചർച്ച പലതരത്തിൽ ബോധിപ്പിക്കുന്നു. അങ്ങനെ പലതരത്തിൽ ബോധിപ്പിക്കുമ്പോൾ അവന് ക്രമേണ അവൻ്റെ ആ സംശയങ്ങൾ ഒഴിഞ്ഞു പോകുന്നു. അപ്പോൾ ആ ബോധനം അത് മുഖ്യമാണ്. അല്ലെങ്കിൽ സംശയം അത് ഒഴിയുന്നതുവരെ അതിനെ ബോധിപ്പിക്കുക. നിശ്ചയം വരുന്നത് അത് ഏതുവരെ, അത് വ്യക്തിയുടെ പാകത അനുസരിച്ചിരിക്കുന്നു, നമ്മുടെ അന്ധകരണത്തിൻ്റെ ശുദ്ധി അനുസരിച്ചിരിക്കുന്നു. ആ ബുദ്ധിക്ക് ആ തെളിമയുണ്ടെങ്കിൽ കൂടുതലത് ബോധിപ്പിക്കേണ്ട കാര്യം വരുന്നില്ല. അത് എളുപ്പം തന്നെ ബോധിക്കാൻ പറ്റുന്നു. അല്ലെങ്കിൽ ശരിയായ രീതി ബോധിപ്പിച്ചാലും ബോധിക്കാൻ കഴിയില്ല. അതുപോലെയാണ് പലതരത്തിലുള്ള പ്രക്രിയകൾ വരുന്നത്. കാരണം പല തരത്തിലുള്ള ആൾക്കാർക്ക് പലതരത്തിൽ പറഞ്ഞാലേ മനസ്സിലാവും. ശരിയായ നേരായ പ്രക്രിയ എന്നുവെച്ചാൽ ആ ബോധന രീതി അവലംബിച്ചാലും ചിലയിടത്തത് ഫലം ചെയ്യത്തില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു സംശയം ചോദിച്ചു, സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം ഇത് രണ്ടും എനിക്ക് ഏകദേശമില്ല, പക്ഷെ ഈ കാരണ ശരീരം എന്തെന്നും മനസ്സിലാകുന്നില്ല, അതെന്താണെന്ന് പിടികിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ശരി, അപ്പോ കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ്, കഥയല്ല പറയുന്നത്. കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ ഇന്നലെ. അപ്പോ ഇവിടെ എങ്ങനെയാണോ, അപ്പൊ എന്റെ മനസ്സിൽ ഓർമ്മ വന്ന ഇതാണ്, ഇവിടെ എങ്ങനെയാണോ കാരണ ശരീരത്തെ കുറിച്ച് പറയുന്നത്, ഗാർഗിൻ അജാത ശത്രു ഇവിടെ ബോധിപ്പിക്കുന്നുണ്ട് എന്താണ് കാരണ ശരീരം, സുഷുപ്തി ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ രീതിയിൽ ഇവിടെ പറയുന്ന രീതിയിൽ അയാൾ ഇതൊന്നും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരു മണിക്കൂർ സമയം ചെലവഴിച്ച്, ഒരു രക്ഷയില്ല, പിടികിട്ടുന്നില്ല. ഈ പറഞ്ഞ രീതിയിൽ എന്താണ് കാരണ ശരീരം എന്നൊന്നും മനസ്സിലാകുന്നില്ല. ഇവിടെ അത് വളരെ വ്യക്തമാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് കേൾക്കുന്ന ആൾ മനസ്സിലാകുന്നില്ലെങ്കിൽ അപ്പൊ പിന്നെ അവസാനം ഞാൻ പറഞ്ഞു രണ്ടു വാക്യത്തിൽ. അപ്പൊ ആള് പറഞ്ഞു, ആ ഇപ്പൊ പിടികിട്ടി, ഇപ്പൊ വളരെ ക്ലിയറായി. എന്നാ പിന്നെ ഇതൊന്ന് നേരത്തെ പറഞ്ഞ പോരായിരുന്നു. എന്താ അവസാനം ഞാൻ പറഞ്ഞു, ഞാൻ വെച്ചാൽ നിങ്ങൾ ഈ പാത്രം, പുതിയ പാത്രം കൊണ്ട് അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ അത് കരി പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ? അത് കണ്ടിട്ടുണ്ട്. അതുപോലെ ഈ ആത്മാവിൽ, ആത്മാവ് പാത്രം പോലെ ശുദ്ധമാണ്, അതിൽ ഈ കരി പിടിക്കുന്നത് പോലെ ഈ അജ്ഞാനം കട്ടി പിടിച്ചിരിക്കുന്നതാണ് കാരണ ശരീരം. ആ ഇപ്പൊ പിടികിട്ടി, ഇത് നേരത്തെ പറയണ്ടായിരുന്നു. പറഞ്ഞ് ശരിയല്ല എന്ന് എനിക്കറിയാം, പക്ഷെ ഇതെല്ലാം വേറെ വഴിയില്ല, ഇല്ലെങ്കിൽ മനുഷ്യന് എഴുന്നേറ്റ് പോകത്തില്ല. ഇതെല്ലാം പിന്നെ എന്ത് പറയാം, ഇതുപോലെ ചിലപ്പോൾ ശാസ്ത്രങ്ങളിലും പറയും. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെയും പറയേണ്ട ആവശ്യമുണ്ട്, ഇല്ലെങ്കിൽ ഇത്തരക്കാർക്ക് എങ്ങനെയാ സമാധാനം വരുന്നത്, മനുഷ്യന് സമാധാനം വേണ്ടേ? ഇയാൾക്ക് ഇത് ചിന്തിച്ച് ഇയാൾക്ക് ഉറക്കം വരാതിരുന്നു കഴിഞ്ഞാൽ വേറെ പ്രശ്നമാവും. അപ്പോ പറയുന്നത് ശരിയല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പറയേണ്ടിയും വരും എന്നെനിക്ക് തോന്നി. അപ്പൊ അതുപോലെ ഈ തത്വത്തെ ബോധിപ്പിക്കുന്നതിന് പല രീതികളുണ്ട്. എന്തുകൊണ്ട്? അധികാരികൾ വേറെ വേറെയാണ്. അപ്പൊ അതനുസരിച്ച് ബോധിപ്പിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് പ്രക്രിയയിൽ പലതരത്തിലുണ്ട്. ഇവിടെ ഭാഷകാരൻ സ്വീകരിച്ചിരിക്കുന്ന രീതി അതാണ് നമ്മൾ മനസ്സിലാകുന്നത്. എങ്ങനെയാണ് അത്? ലളിതമാണ് ഭാഷകാരന്റെ ഈ പ്രക്രിയ. ആ തത്വത്തെ ബോധിപ്പിക്കുന്നു ശ്രുതി, ശ്രോതാവ് ആ തത്വത്തെ ബോധിക്കുന്നു. അതെന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ അത് വിചാരത്തിലൂടെ പരിഹരിക്കുക. ആ വിചാരം അതിന്റെ രീതിയാണ് നമ്മളിവിടെ പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഇത് പറഞ്ഞത് പരമേവ ബ്രഹ്മ അസംസാരി പ്രതിബോധിത, ആ ബോധിപ്പിക്കുക, അവിടെയാണ് ഇതിന്റെ തുടക്കം. അതിൽ വരുന്ന ബാക്കിയെല്ലാം ബോധനത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. മനനവും നിധ്യാസനവും ആര്? ആചാര്യേണ. അവിടെ പറയുന്നു ബോധിപ്പിക്കാൻ ഒരാൾ വേണം. അത് ശ്രുതിവാക്യമായാലും ശരി, അതൊരാളിന്റെ വാക്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഹിത്വ യേശുനത്രയാനുവൃത്തിയും യേശുനാത്രയത്തെ യേശുനാത്രയനുവൃത്തി യേശുനാത്രയത്തെ പിന്തുടരുക എന്ന് പറയുന്നതിന് അയാൾ ഉപേക്ഷിക്കുന്നു. യേശുനാത്രയമെന്നെല്ലാം പറയുന്നത് വാസ്തവത്തിൽ ഇത് നമ്മുടെ ഇന്നത്തെ നമ്മുടെ ചിന്താഗതിക്ക് അനുസരിച്ചൊന്നും പറയുന്നതല്ല. യേശുനാത്രയം ഇത് തികച്ചും ആ വൈദികമായ ചിന്താഗതിക്കനുസരിച്ച് പറയുന്നതാണ്. പലതവണ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഭാഷ്യകാരനെ സംബന്ധിച്ചിടത്തോളം ഭാഷ്യകാരന്റെ മനസ്സിലിരിക്കുന്നത് ഇതിന്റെ ശ്രോതാവ് ഒരു വൈദികനാണ്. ഇന്നത്തെ ആപ്പുകളൊന്നുമല്ല, അതൊന്നും ഭാഷ്യകാരന്റെ മനസ്സിലായില്ല. ശരിക്കും ഇത് ശ്രോതാവായിരിക്കുന്ന ഒരു വൈദികൻ. അപ്പൊ ആ വൈദികൻ എന്ന് പറയുമ്പോൾ അവിടെ യേശുനാത്രയും. എന്തുകൊണ്ട് വൈദികൻ എന്ന് വെച്ചാൽ വേദാധ്യയനം ചെയ്തു, വേദാധ്യയനം ചെയ്തു, പൂർവമീമാംസ വേദവിചാരം ചെയ്തവനാണ്. അപ്പൊ അവനെന്ത് ചെയ്യുന്നു? ആ വേദത്തിൽ നമ്മൾ മനസ്സിലാക്കി കർമ്മങ്ങളെ കുറിച്ച്, വേദാധ്യയനം ചെയ്യുന്നതിന് ഈ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോ കർമ്മങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നു, ആത്മാവിനെ കുറിച്ച് മനസ്സിലാക്കി. താൻ ഈ ശരീരമല്ല, ശരീരത്തിൽ നിന്ന് ഭിന്നനായ ഒരാത്മാവാണ്. അപ്പോൾ താൻ കർത്താവും ഭോക്താവുമാണ്. എനിക്ക് കർമ്മങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. ജ്യോതിഷ്ഠോമവും അശ്വമേധവും ഒക്കെ എനിക്ക് അനുഷ്ഠിക്കാനുണ്ട് എന്നെല്ലാം മനസ്സിലാകുന്നു. കർമ്മം ചെയ്യണം. അപ്പോൾ കർമ്മം ചെയ്യണമെങ്കിൽ എന്ത് വേണം? അവിടെ കർമ്മം ചെയ്യുന്നതിന് വേണ്ടി ധാരാപരിഗ്രഹം വേണം. ഭാര്യ സമേതനായിട്ട് വേണം കർമ്മം ചെയ്യാൻ. അങ്ങനെ അവൻ ചിന്തിക്കുന്നു. ഇപ്പോൾ അവിടെ ഏഷണ വന്നു, അത് മതി പോരാ, വിത്തം വേണം. വിത്തമില്ലാതെ കർമ്മം ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അവൻ വിത്തത്തെ ആഗ്രഹിക്കുന്നു. പിന്നെ എന്തിനു വേണ്ടി കർമ്മം ചെയ്യണം? ലോകം, ഫലം വേണം, അല്ലെങ്കിൽ പുത്രൻ. ഇത്തരത്തിൽ ധാരേഷണം, പുത്രേഷണം, വിത്തേഷണം, ലോകേഷണം, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഏഷണം. അതിനിടെ ഏഷണത്രയൊന്ന് മൂന്നാക്കി പറഞ്ഞു. ഏഷണങ്ങൾ ഒരുപാടാണ്. ഈ ഏഷണങ്ങൾ അവൻ്റെ മനസ്സിൽ വരുന്നു. അപ്പോൾ അതിനെ അവൻ അനുവർത്തിക്കുന്നു, അതിൻ്റെ വഴിക്ക് സഞ്ചരിക്കുന്നു, ധർമ്മത്തെ സ്വീകരിക്കുന്നു, അവൻ ഗർഭസ്ഥത്തെ സ്വീകരിക്കുന്നു. അങ്ങനെ പോകുന്ന ഒരുവൻ എന്നാണ് പറയുന്നത്, യേശുനാത്രയ അനുവൃത്തി എന്ന് പറയുന്നു. വൈദിക ധർമ്മത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നു. അവിടെ നിന്നും എന്താണ് ഇവിടെ ആചാര്യൻ അവൻ ഉപനിഷത്തിന്റെ താല്പര്യത്തെ മനസ്സിലാക്കുന്നു. നീ ഭർത്താവും ഭോക്താവുമായ ഒരുവനല്ല. സാധാരണ ഒരു മനുഷ്യന്റെ അടുത്ത് കർത്താവും ഭോക്താവും എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. കർത്താവ് എന്ന് പറഞ്ഞാൽ പരമാവധി അവൻ ധരിക്കുന്ന സ്വർഗത്തിലിരിക്കുന്ന കർത്താവ് എന്ന് ധരിക്കും. അതിൽ പരമൊന്നും അവൻ ധരിക്കാൻ ഒക്കത്തില്ല. കർത്താവ് എന്ന് പറഞ്ഞത് സ്വർഗത്തിലിരിക്കുന്ന ഒരു കർത്താവാണ്. അല്ലാതെ കർത്താവ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അർത്ഥം കിട്ടുമല്ലോ. കാരണം കർത്താവ് ഒന്നും ആരും ചിന്തിക്കാറില്ല, ഭോക്താവ് ഒന്നും ആരും ചിന്തിക്കാറില്ല. മനുഷ്യൻ പ്രവൃത്തി ചെയ്യുന്നു, അതിന്റെ ഫലം എന്തെന്ന് വെച്ചാൽ അതവൻ നേടുന്നു, അനുഭവിക്കുന്നു, നഷ്ടപ്പെടുന്നു. അവിടെ ഒരു സാധാരണ മനുഷ്യന് ഒരിക്കലും കർത്തൃത്വ ഭോക്തൃത്വ ചിന്തയൊന്നുമില്ല. ആ ചിന്ത വരുന്നത് എപ്പോഴാണോ ശരീരത്തിൽ നിന്ന് ഭിന്നമായി ഒരു ആത്മാവുണ്ട് എന്നറിയുമ്പോഴേ ഉള്ളൂ കർത്തൃത്വ ഭോക്തൃ ചിന്ത വരുന്നത്. അപ്പോൾ ആ താൻ ശരീരത്തിൽ നിന്ന് ഭിന്നനായിരിക്കുന്ന, വേറിട്ടിരിക്കുന്ന താൻ കർത്താവാണ്, താനാണ് കർമ്മം ചെയ്യുന്നത് ആത്മരൂപത്തിൽ. ആ താൻ പരലോകത്ത് പോയി ഫലത്തെ അനുഭവിക്കുന്നു. അവിടെ മുതലാണ് ഈ ശരീരവ്യതിരിക്തമായ ആത്മാവിൻ്റെ അസ്തിത്വത്തെ അറിയുന്നിടം മുതലേ ഒരാൾ കർത്തൃത്വ ഭോക്തൃത്വ ചിന്ത വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വൈദികന്മാരെ ഉദ്ദേശിച്ച് പറയുന്നതാണ്. ഇന്ന് അങ്ങനെ ഒരാൾ കർത്തൃത്വ ഭോക്തൃത്വമില്ല. നമ്മൾ ആദ്യം അത് പഠിപ്പിക്കേണ്ടി വരും. എന്താണോ ആ കർത്താവ് എന്ന് വെച്ചാൽ ഇന്നതാണ്, ഭോക്താവ് എന്ന് വെച്ചാൽ ഇന്നതാണ്, അവൻ്റെ മനസ്സിലില്ലാത്തതിനെ ഉണ്ടാക്കിക്കേണ്ടി വരും. അന്നങ്ങനെയല്ല, അവന് ഉണ്ട്, അത് അതിനെ ഇല്ലെന്ന് പറയുക ചെയ്യുന്നു. ഇന്നങ്ങനെയല്ല, ഇല്ലാത്തതിനെ ഉണ്ടാക്കിച്ചിട്ട് പിന്നെ പറയേണ്ടി വരും ഇതില്ലാത്തതാണ്. അതാണ് ആ സംസ്കാരത്തിന്റെ അറിവിന്റെ വ്യത്യാസം. അപ്പോൾ ആ കർത്തൃത്വ ഭോക്തൃത്വാദി ആ സംസാര ബുദ്ധി, ആ സംസാര ബുദ്ധി കൊണ്ട് വരുന്ന ഏഷണ ഏഷണ അനുവൃത്തി കൊണ്ട് അവൻ അതിലാണ്, ആ വൈദിക ധർമ്മ മാർഗത്തിലാണ് അവൻ സഞ്ചരിക്കുന്നത്. അങ്ങനെ സഞ്ചരിക്കുന്നവനോട് എന്തു പറയുന്നു? ഉപനിഷത് ഭാഗങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ ആചാര്യം പറയുന്നു, ഇതോ ഇവിടെ പറയുന്നത് നീ മനസ്സിലാക്കണം. നീ ആ പൂർവ്വകാണ്ഡത്തിൽ നിന്ന് മനസ്സിലാക്കി എന്താണ് ശരീരവ്യതിരിക്തമായ ആത്മാവുണ്ട്, കർത്താവാണ്, ഭോക്താവാണെന്ന് മനസ്സിലാക്കി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറയും. ഇവിടെ വ്യക്തമായി പറയുന്നു എന്താണ്? നീ കർത്താവും ഭോക്താവും അല്ല. അവനെന്ത് ചെയ്യുന്നു? പിന്നെ അവനെ കർത്താവും ഭോക്താവുമാണെന്ന് ധരിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുവരെ അവൻ എന്താണോ തന്നെക്കുറിച്ച് ധരിച്ചിരുന്നത് അതവന് മാറുന്നു. അവനങ്ങനെ അവനതിൽ വ്യക്തമായ നിശ്ചയം ഉണ്ടായിരുന്നു, താൻ കർമ്മം ചെയ്യുന്നവനാണ്, ജ്യോതിഷ്ഠോമം താൻ ചെയ്യുന്നവനാണ്, ഇതിന്റെ ഫലം അനുഭവിക്കേണ്ടവനുമാണ്, ഉത്തരവാമിഷ്ടി ചെയ്യുന്നവനാണ്, അതിന്റെ ഫലം അനുഭവിക്കേണ്ടവനാണ്. ഇങ്ങനെ ഓരോ കർമ്മങ്ങളെ സംബന്ധിച്ച് അവന് കടത്തൃത്വ ഭോക്തൃത്വ ബുദ്ധിയുണ്ട്. അത് ആ വൈദികമായ ഉപായത്തിലൂടെ തന്നെ, ഉപനിഷത് തത്വോപദേശത്തിലൂടെ തന്നെ നിഷേധിക്കുന്നു അവന്. അപ്പോ എന്ത് വരുന്നു? ബ്രഹ്മ ഏവ അസ്മി, അതെല്ലാം ധരിക്കുന്നു. ബ്രഹ്മേവ അസ്മി. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളമാണ് ആ ശ്രവണത്തിന്റെ, ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളമാണ് ആ ശ്രവണം ശരിക്കും അങ്ങോട്ട് ഫലവത്താവും. കാരണം അവനീ ധാരണകളൊക്കെ നേരത്തെ തന്നെ ഉണ്ട്, ഇതുകൂടെ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമില്ല. കർത്താവ് എന്ന് വെച്ചാൽ എന്താണ് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. കർത്താവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവ് കർമ്മം ചെയ്യുന്നവനാണ്. പിന്നെ അവിടെ പറഞ്ഞാൽ താൻ ശരീരമല്ല, ഒരാത്മാവാണ്, ആത്മാവ് കർമ്മം ചെയ്യുന്നവനാണ്, ഇങ്ങനെയുള്ള ഒരു ബോധമാണ് കർത്താവ്. അതല്ല, ഇതില്ലാത്തവനോട് അതല്ലെന്ന് പറയേണ്ട കാര്യമുണ്ടോ? അതിന്റെ ആവശ്യമേ വരുന്നില്ല. പക്ഷെ വൈദികനോടത് പറയേണ്ടി വരുന്നു. എന്തുകൊണ്ട്? അവൻ അതാണെന്ന് ധരിച്ചിരിക്കുന്നു. ഇപ്പൊ അവൻ അങ്ങനെ ഒരു അറിവുണ്ട്. ഇതൊന്നും ഈ വിഷയങ്ങളെ കുറിച്ച് ഒരു ബോധമില്ലാത്തവൻ്റെ അടുത്താണ് നമ്മളെന്ന് പറയുന്നത്. ഇത് അങ്ങനെ പറയുമ്പോൾ അവൻ ഇതുവരെ തന്നെ കർത്താവെന്നേ അറിഞ്ഞില്ല, ഭോക്താവെന്നും അറിഞ്ഞില്ല. പിന്നെ അവനോട് ഇതെന്തിനാ പറയുന്നു? അവനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഉപദേശത്തിന് യാതൊരു പ്രസക്തിയില്ല. പിന്നെ പക്ഷെ ഈ വഴി അവനെ നടത്തിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട്? കാരണം അവനും ആത്മബോധത്തെ ഉണ്ടാകും. അപ്പൊ അവനിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളെ, അഹന്ത മമത തുടങ്ങിയ അനുഭവങ്ങളെ വിശകലനം ചെയ്ത് അതിൽ കർത്തൃത്വ ബുദ്ധി എങ്ങനെ വരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പിന്നീട് അതിനെ നേതി നേതി എന്ന് നിഷേധിച്ച് അങ്ങനെ പോകേണ്ടി വരുന്നു. മറ്റേ അങ്ങനെയല്ല, അവനോട് നീ കർത്താവല്ല ഭോക്താവല്ല എന്ന് പറഞ്ഞാൽ അവൻ മനസ്സിലാക്കും എന്താണോ ബ്രഹ്മൈവ അസ്മി, ഞാൻ ആ കർത്തൃത്വ ഭോക്തൃത്വാദികളൊന്നുമില്ലാത്ത തത്വമാണ് ഇതി പ്രതിപദ്ധ്യതേ. എങ്ങനെയാണോ ആ വ്യാധകുമാരൻ സ്വയം രാജകുമാരനാണെന്നറിഞ്ഞത് അതുപോലെ ഇവിടെ മനസ്സിലാക്കുന്നു, താൻ ആ തത്വമാണ് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ടവിടെ പറയുന്ന എന്താണ്? ആചാര്യന് പ്രതിബോധിത, ഈ തത്വത്തിന്റെ താല്പര്യത്തെ ഗ്രഹിച്ച ഒരാചാര്യൻ അത് ബോധിപ്പിക്കുമ്പോൾ അതിനെ ഗ്രഹിക്കുന്നു. അത്ര രാജപുത്രസ്യ രാജപ്രത്യവ ബ്രഹ്മപ്രത്യോ ദൃഢീഭവതി. അതിനടുത്ത് ബോധിക്കുന്നു, ബോധിച്ചാൽ മതിയോ അവന് ഉറപ്പ് വരണ്ടേ? ഒരാളൊന്ന് പറഞ്ഞു നീ രാജകുമാരനാണ്, വ്യാധൻ ആണെന്ന്, ദീർഘകാലം ആ വ്യാധ ബുദ്ധിയുള്ളവനാണ് ഒരാളൊന്ന് പറയുകയാണ്. ഇനി ആ പറയുന്ന ആളുടെ വിശ്വാസം കൊണ്ടാണെങ്കിലും ശരി, ഇയാളിനെ എന്നെ പറ്റിക്കാൻ പറയുന്നതല്ല എന്നൊക്കെ ഉറപ്പുണ്ടെങ്കിൽ തന്നെ അയാൾക്കത് പരിശോധിക്കണ്ടേ? താൻ എന്താണ്? അതിന്റെ തെളിവ് എന്താണ്? അതിന്റെ അടയാളം എന്താണ്? ഇയാളിന്റെ രാജാവെന്ന് പറഞ്ഞ് തിരിച്ച് രാജ്യത്ത് നിന്ന് അവിടെയുള്ളവർ സ്വീകരിക്കണ്ടേ? ദാ ഒരു വ്യാധൻ, രാജാവ് വേഷം കെട്ടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ആളെ തിരസ്കരിച്ചാണ്. അപ്പൊ ആ ബോധത്തിന് പോലും ഒരു ദൃഢത അവിടെ ആവശ്യമാണ്. അതുപോലെ തന്നെ ബ്രഹ്മപ്രത്യയോ ദൃഢീഭവതി, രാജപ്രത്യയോ, അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. ഈ ബ്രഹ്മബോധത്തിനും ദൃഢത വേണം. ഇപ്പൊ ബ്രഹ്മബോധത്തിന് ദൃഢത വേണമെന്ന് പറഞ്ഞാൽ ഇല്ലാത്തതിനാണ് ദൃഢത വരുന്നത്, അല്ലല്ലോ. ഉള്ളതിനാണ് ദൃഢത വരേണ്ടത്. ഉള്ളതിന് എന്തിനാ ദൃഢത? ബ്രഹ്മബോധമുണ്ട്. പിന്നെന്തിനാ അതിന് ദൃഢത? ബ്രഹ്മബോധം ഇല്ലെങ്കിൽ പിന്നെ ദൃഢതയുടെ ആവശ്യമേ ഇല്ല. എന്തിനാ പിന്നെ ഉണ്ടെങ്കിൽ പിന്നെന്തിനാ ദൃഢത? അതാണ് പറഞ്ഞത്. ആ ബ്രഹ്മബോധത്തെ എങ്ങനെയാണോ വ്യാധകുമാരന് സംശയങ്ങളുണ്ടായത്, വിവരിയുണ്ടായത്, അതുണ്ടാകുന്ന സ്വാഭാവികമായിട്ട് ഉപദേശിക്കുന്ന ആള് താല്പര്യം മനസ്സിലാക്കിയാണ് ഉപദേശിക്കുന്നത്. ശ്രോതാവിന്റെ സ്വരൂപത്തെ തന്നെ, അക്കാര്യത്തിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല, തർക്കമില്ല. പക്ഷേ ശ്രോതാവ് ഇതെല്ലാം ഗ്രഹിക്കുന്ന തന്റെ നിലയിൽ നിന്നുകൊണ്ടാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും താൻ ഗ്രഹിച്ച ബോധത്തിൽ തന്നെ, ആ ബോധത്തിന് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നാണ്, ആ ബോധത്തിന് ബാധിക്കുന്നു. എന്ത്? തന്റെ തന്നെ അന്ധകരണത്തിലുള്ള ചോദ്യങ്ങൾ, സംശയവും വിവരിയും അജ്ഞാനം ഇതെല്ലാം ബാധിക്കും. നമ്മുടെ അനുഭവം എങ്ങനെയാണ്? നമ്മൾ പറയും ആ സത്സംഗം കേട്ടു, പറഞ്ഞ കാര്യം മനസ്സിലായി, പക്ഷെ ഇപ്പോ പറയുന്നു, ചിലപ്പോ പറയും അത് വിസ്മരിച്ചു പോയി. എന്നുവെച്ചാൽ വിസ്മരിച്ചു എന്ന് പറഞ്ഞാൽ എന്താണോ, ആ ബോധം ദൃഢമായില്ല. ചിലപ്പോൾ നമ്മൾ പറയുന്നത് അങ്ങനെയല്ല, ഓ ഇതാണോ എന്ന് പറഞ്ഞ് ഞാൻ ധരിച്ച വേറെ രീതിയിലായിരുന്നു. എന്നുവെച്ചാൽ അന്ന് ധരിച്ചപ്പോൾ അതിന് വിപരീതം സംഭവിച്ചിരുന്നു. പിന്നീട് ചിലപ്പം ചോദിക്കും, അന്ന് പറഞ്ഞതിന്റെ താല്പര്യം ഇതാണോ, ഞാനിത് ഇങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്, ഇതാണോ സംശയം ബാധിച്ചിരിക്കുന്നു. ഇത് ആരും കൃത്രിമമായി പറയുന്നില്ല, നമ്മുടെ സ്വന്തം അനുഭവമാണ്. ഈ തത്വത്തെ ശ്രവിക്കുന്ന ഓരോ വ്യക്തിയുടെ അനുഭവമാണ്. എന്ത് ചെയ്യുന്നു? ആ ബോധം ഉണ്ടായിട്ട് തത്വബോധത്തെ തന്നെ ഇത് വന്ന് ബാധിക്കുന്നു. അപ്പോ അതിന്റെ ദൃഢത എന്ന് പറയുന്നത് എന്താണോ, ഇതിനെ ദൂരീകരിക്കുക. എന്തൊക്കെയാണ് അതിനെ ബാധിച്ചിരിക്കുന്നത്? ആ ബോധത്തെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങളെ ദൂരീകരിക്കുക. ദൂരീകരിച്ചാൽ അപ്പൊ പറയും, ആ ഇപ്പോ ഇത് വ്യക്തമായി. സ്വയം തന്നെ പറയാറുണ്ടല്ലോ, പഴയതുപോലെയല്ല, ഇപ്പൊ അത് കുറച്ചുകൂടി വ്യക്തമായി. പറയുമല്ലോ, അന്നെനിക്ക് കാര്യങ്ങളിൽ സംശയം ഉണ്ടായിരുന്നു, ഇന്നിപ്പോ സംശയമില്ല. അന്ന് ഞാൻ ഇതിനെ വിപരീതമായാണ് ധരിച്ചിരുന്നത്, ഇന്ന് ഇതിനെ ഞാൻ നേരെ ധരിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തത വരുന്നു. എങ്ങനെ? അത് ആ വ്യക്തിയുടെ സംസ്കാരമനുസരിച്ച്, വ്യക്തിയുടെ ഈ തത്വത്തെ സ്വീകരിക്കുന്ന ബുദ്ധിയുടെ ഗുണമേന്മയനുസരിച്ച് ആ വ്യക്തത വരും. ആ വ്യക്തത, അതാണ് ഇവിടെ പറയുന്ന ദൃഢത എന്ന് പറയുന്നത്. പിന്നെ മുമ്പുണ്ടായ സംശയങ്ങൾ ഉണ്ടാകുന്നില്ല, മുമ്പുണ്ടായ വിപരീത ബുദ്ധികൾ ഉണ്ടാകുന്നില്ല, മുമ്പുണ്ടായിരുന്ന അജ്ഞാനം മാറിപ്പോയി. അപ്പൊ അതിന് ദൃഢത എന്ന് പറയും. നമ്മളിപ്പോ ഇത് ആത്മതത്വത്തെ സംബന്ധിച്ച് മാത്രമല്ല, നമ്മൾ ഭൗതികമായ ഏതെങ്കിലും ഒരു വിഷയം പഠിക്കും, സയൻസോ കണക്കോ പഠിക്കുന്നു, അധ്യാപകൻ പറഞ്ഞു തരുമ്പോ പറയും അതെനിക്ക് മനസ്സിലായില്ല, പറയാറുണ്ടല്ലോ എനിക്ക് പിടികിട്ടുന്നില്ല, വീണ്ടും അത് വിശദീകരിക്കുന്നു. അവസാനം വരുന്നു, ഇപ്പോ എനിക്ക് ആ പറഞ്ഞ കാര്യം മനസ്സിലായി. അത് വേറൊരാൾ നമ്മളെ ബോധിപ്പിക്കുമ്പോഴും നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ഒരു തത്വത്തെ അന്വേഷിച്ച് കണ്ടുപിടിക്കുമ്പോഴും നമ്മൾ പലതരത്തിലുള്ള അറിവ് പലയിടത്തു നിന്ന് ശേഖരിച്ച് ഒരു തത്വത്തെക്കുറിച്ച് അന്വേഷണം നടത്തുക, അവിടെയും ഇതൊക്കെ തന്നെ സംഭവിക്കുന്നു. അയാളുടെ മനസ്സിൽ ശ്രവണ മനന നിധ്യാസങ്ങൾ, അവസാനം അയാളൊരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നു, ആ ഇതാണ് അതിന്റെ നിഗമനം. അതുവരെ എന്ത് ചെയ്യുന്നു? ആ നിഗമനത്തെ കുറിച്ച് അയാൾ പറയാം, ഇപ്പൊ എനിക്ക് വ്യക്തമായി, തൽക്കാലത്തേക്കെങ്കിലും അത് വ്യക്തമായി. ഇതുവരെ ഉണ്ടായിരുന്ന സംശയങ്ങളും, എവിടെയാണോ സംശയങ്ങളും മറ്റും ദൂരീകരിക്കുന്ന അവിടെയാണ് നമ്മൾ പറയുന്ന വ്യക്തത. അതിന് ആത്മതത്വത്തെ എടുക്കണ്ട, ഭൗതികമായ പഠനത്തെ എടുത്താൽ മതി. ഒരാൾ പരമാണുവിന്റെ രഹസ്യത്തെ കുറിച്ച് പഠനം നടത്തുന്നു, ഒരുപാട് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാസ്തവത്തിൽ എന്താണ്? അയാളുടെ മനസ്സിൽ സംശയങ്ങളാണ്. ഇതിന്നതാകാമോ ഇന്നതാകാമോ, അങ്ങനെ ആ സംശയങ്ങളെല്ലാം ഇവിടെ കേവലം മാനസികമായ പരിശീലനം. മറ്റതങ്ങനെയല്ല, ബാഹ്യമായ ഉപകരണങ്ങളെ തന്നെ ഉപയോഗിക്കുന്നു, എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നു. അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അവസാനം തൻ്റെ സംശയങ്ങളെ, വിപര്യങ്ങളെ, അജ്ഞാനത്തെ ദൂരീകരിച്ച് അവസാനം ഒരു നിശ്ചയത്തിലെത്തിച്ചേരും. എന്നിട്ട് അയാൾ പ്രഖ്യാപിക്കുന്നതാ, ഇതിൻ്റെ രഹസ്യം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നു, നിധിധ്യാസനം, നിശ്ചയരൂപത്തിലുള്ള അറിവ്. അതിനെ എന്തു പറയും? അറിവിൻ്റെ വ്യക്തത. അവ്യക്തത എങ്ങനെ വന്നു? അതുവരെ ആ അറിവിനെ ബാധിച്ചിരുന്ന അജ്ഞാന സംശയ വിപര്യങ്ങളെ ദൂരീകരിച്ചുകൊണ്ടാണ്. അപ്പോൾ ആത്മബോധത്തെ സംബന്ധിച്ച് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്താണ് ഈ തത്വജ്ഞാനത്തിൻ്റെ ദാർഢ്യം എന്ന് പറയുന്ന എന്താണ്, അതെങ്ങനെയാണ് എന്നുള്ള കാര്യം. അത് ഭാഷകാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും. രാജപ്രത്യവദ്ദീഭവതി, എങ്ങനെയാണോ വേദകുമാരന് ആ രാജപ്രത്യം, രാജാവെന്ന ബോധം ദൃഢമായത്, അതിനുവേണ്ടിയാൽ എന്തെല്ലാം അനുഷ്ഠിക്കേണ്ടി വന്നു. ആ ഒരുപക്ഷെ അവിടെ പോയി ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഒരാക്കുറപ്പ് വരത്തില്ലായിരിക്കും, താൻ രാജാവാണോ. അവസാന നിമിഷം ഇനി വേറൊരു രാജകുമാരൻ വന്നാലോ, അവസാന നിമിഷം തന്നെ ആരെങ്കിലും ചോദ്യം ചെയ്താലോ. ആ സിംഹാസനത്തിലിരുന്ന് അഭിഷിക്തനായാലും അത് കഴിഞ്ഞാലും ചിലപ്പോൾ സംശയം തോന്നും, ഇനി ഒരാൾ വന്നാലും അവകാശം കിട്ടും. അപ്പോൾ ആ പ്രത്യേക ദൃഢത എല്ലാ സംശയങ്ങളെയും ദൂരീകരിക്കുമ്പോഴാണ്. പക്ഷെ അത് എപ്പോഴും സംഭവിക്കാം. ഇതൊരാൾ ഉപദേശിച്ചപ്പോൾ തന്നെ അയാൾക്ക് ഉറപ്പ് വന്നു, അത് പിന്നെ പോയി പരിശോധിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ലായാലും നല്ല താൻ രാജകുമാരൻ എന്നുള്ള ഉറപ്പോടുകൂടി തന്നെയാണ് രാജ്യ അഭിഷേകത്തിന് പോകുന്നത്. അങ്ങനെ സംഭവിക്കാം. എന്തായാലും ആ ദൃഢത എന്ന് പറയുന്നത് അതിനെ ദൃഢതയെന്നോ വ്യക്തതയെന്നോ അല്ലെങ്കിൽ സാധാരണ പറയുന്ന അപരോക്ഷത എന്നോ അല്ലെങ്കിൽ പറയും അതിനെ അനുഭൂതി എന്നോ, ഇതെല്ലാം പറയുന്നത് ഒന്നു തന്നെയാണ്. അനുഭൂതി എന്ന് പറയുന്നത് ഏതെന്നാണോ സംശയരഹിതമായി ബോധിക്കുന്ന അതിനെയാണ് അനുഭൂതി എന്ന് പറയുന്നത്. അതായത് പഞ്ചസാര നമ്മുടെ വായിലിട്ട് കയ്പാണോ പുളിപ്പാണോ ചവർപ്പാണോ ഒരു സംശയമില്ല. സംശയരഹിതമായി ബോധിക്കുന്ന എന്താണിത്? മധുരമാണ്. ആരെങ്കിലും ഒരു സാധനം കൈ തന്നു, ഇതൊന്ന് പരിശോധിച്ചു നോക്കുക എന്താണെന്ന്. അപ്പോൾ വായിലിടുമ്പോൾ അതിന് ചെറിയ ചവർപ്പുണ്ട് പുളിപ്പുണ്ട്, ഇത് പഞ്ചസാരയല്ല ഇത് മറ്റെന്തോ ആണ്. അപ്പോൾ അവിടെ സംശയം വരും. അത് പറയാൻ പറ്റുമോ പഞ്ചസാരയുടെ അനുഭൂതിയാണെന്നല്ല, മറിച്ച് പഞ്ചസാരയാണ് കൈ കിട്ടുകയാണെങ്കിൽ അത് നാവിലിട്ട് കഴിഞ്ഞാൽ ആ ഇന്ദ്രിയ സംവേദ്യമായ അറിവ് അവിടെ പിന്നെ എന്താണ് ഇത് പഞ്ചസാരയാണോ, സംശയമില്ല, വിപരീയമില്ല, അജ്ഞാനമില്ല, വ്യക്തത, മധുരമാണ്. എവിടെയാ വ്യക്തത വരുന്നത്? സ്വന്തം അനുഭവത്തിൽ. മറ്റെവിടെയെങ്കിലുമാണോ വരുന്നത്? സ്വന്തം മനസ്സിൽ. അത് അനുഭവമാണ്, മനസ്സിൽ ആ അനുഭവം വരുന്നു, മനസ്സിൽ ആ ജ്ഞാനം വരുന്നു. അത് നിശ്ചിതമായി ബോധിപ്പിക്കാൻ പറയും, ആ ഇത് അനുഭൂതിയാണ്, മധുരത്തിന്റെ അനുഭൂതിയാണ് എന്ന് പറയും. ഇതുപോലെ തന്നെയാണ് ഇവിടെ. ഇത് ഭൗതികമായ ഒരു വിഷയം, ഭൗതികമായ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് മനസ്സിൽ അറിവുണ്ടാവും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ സ്വസ്വരൂപം, സദാ സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന സ്വരൂപം, ആ സ്വരൂപത്തെയാണ് ബോധിപ്പിക്കുന്നത്. അതിനെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയങ്ങൾ മാറിക്കഴിയുമ്പോൾ ആ സ്വരൂപത്തെക്കുറിച്ച് അയാൾക്ക് ബോധമുണ്ടാകുന്നു, ഇന്നതാണ് താൻ ഇന്നതാണ് എന്നുള്ള ബോധം സംശയരഹിതമായി ഉണ്ടാകുന്നു. അത് ദൃഢീഭവതി എന്നാണ് വ്യാകരണത്തിൽ പറയുന്നത്. ചിപ്രത്യാന്തം എന്ന് പറയും. അതായത് ഒന്ന് അങ്ങനെ അല്ലാതിരുന്നിട്ടാകുന്നു എന്നുവെച്ചാൽ മുമ്പ് ഇത് ദൃഢമായിരുന്നില്ല, പിന്നീട് ദൃഢമാകുന്നു എന്നാണ് ദൃഢീഭവതി എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം ദൃഢമല്ലാതിരുന്നത് ദൃഢമായിത്തീരുന്നു, അതാണ് ദൃഢീഭവതി എന്ന് പറയുന്ന ശബ്ദത്തിന്റെ വ്യാകരണ നിയമപ്രകാരമുള്ള അർത്ഥം. അപ്പോൾ ഇത് ശ്രവണ സമയത്ത് ദൃഢമായിരുന്നില്ല, അവ്യക്തമായിരുന്നു, മനനത്തിലൂടെ ദൃഢമായി. അത് നിധ്യാസനം, നിശ്ചയം. അത് എങ്ങനെ, അതിനു വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണം മുഴുവൻ പറഞ്ഞത്. എങ്ങനെയാണ് ആ ബോധന പ്രക്രിയ, എങ്ങനെ ഈ ബോധം ആ ശ്രോതാവിൽ സംഭവിക്കുന്നു, അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ വ്യാധപുത്രന്റെ കഥ പറഞ്ഞത്. വ്യാധപുത്രനല്ല, രാജപുത്രനാണ് എന്ന് വ്യക്തത വന്നതുപോലെ ഇവിടെ എന്താണ്, ദേഹേന്ദ്രിയാദി ഗഹനെ പ്രവിഷ്ട, ഈ ദേഹേന്ദ്രിയാദി വനത്തിൽ പ്രവേശിച്ചിരിക്കുന്നു ഈ ജീവൻ. അവൻ വാസ്തവത്തിൽ അവൻ രാജകുമാരനായിരുന്നു, പരമാത്മ പുത്രനാണ്, പക്ഷെ ഇവിടെ വന്നിട്ട് ജീവനായിപ്പോയി. പരമാത്മ സ്വരൂപനായിരുന്നു, ഇവിടെ വന്നിട്ട് ജീവസ്വരൂപനാണ്. അത് ആചാര്യൻ ബോധിപ്പിച്ചപ്പോൾ അവനെന്ത് ചെയ്തു, അതിൽ ദൃഢത വന്നു. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഭാഷ്യകാരന്റെ ഈ വിശദീകരണത്തിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത്, ഈ അദ്വൈത ബോധം അതിന് പൂർണ്ണമായ ഒരു തെളിമ, ഒരു വ്യക്തത അതിനകത്തുണ്ട്. ഇതിനകത്ത് നമ്മൾ ആശയക്കുഴപ്പം ഉണ്ടാക്കേണ്ട യാതൊരു കാര്യങ്ങളും ചിന്തിച്ച് ഇതിനെ മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഇനി ഒരാൾക്ക് ശരി ആ ഒരു ദൃഢത കൈവന്നിട്ടില്ലെങ്കിൽ പോലും ഈ ദൃഢത എങ്ങനെയാണ് കൈവരേണ്ടതെന്നുള്ള കാര്യത്തിൽ സംശയം വരില്ല. എന്തിനെ കുറിച്ചാണ് ബോധിപ്പിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ തത്വത്തെ സംബന്ധിച്ച് ഭാഷ്യകാരൻ പറയുന്ന രീതിയിൽ ആത്മബോധം എന്നുള്ള ഒരു വിഷയത്തിൽ ഒരാൾക്കും യാതൊരു തരത്തിലുമുള്ള ക്ലിഷ്ടത അതിനകത്തില്ല. അത് മനസ്സിലാക്കേണ്ട ഈ രീതിയിലാണ്, അതിൻ്റെ അനുഭവം എന്ന രീതിയിലാണോ. ഇന്നിപ്പോൾ ഒരുവന അനുഭവം സംശയരഹിതമായി അത് ബോധിക്കുന്നോ ഇല്ലയോ, അത് രണ്ടാമത്തെ കാര്യം. പക്ഷെ ക്ലിഷ്ടമായൊരു മാർഗത്തെ ഭാഷ്യകാരൻ നിർദ്ദേശിക്കുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും നിഗൂഢതയിലേക്ക് ഇതെവിടെയോ എന്നോ എങ്ങനെയൊക്കെ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്, അങ്ങനെ ഒരിടത്തും നമ്മളെ ബോധിപ്പിച്ചിട്ടില്ല. രഹസ്യം എന്നുള്ളതിന് അർത്ഥം പറയുന്നത് എന്താണ്, ദുർബുദ്ധികൾക്ക് ഇത് ഗ്രഹിക്കാൻ പ്രയാസമാണ്. അതിനപ്പുറം രഹസ്യത്തിന് ഭാഷ്യകാർ ഒരിടത്തും അർത്ഥം പറഞ്ഞിട്ടില്ല. നമ്മുടെ ബുദ്ധിക്ക് ഈ തത്വത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടത്ര തെളിച്ചമില്ലെങ്കിൽ അതിനെയാണ് പറയുന്നത് രഹസ്യം എന്ന് പറയുന്നത്. അപ്പം എന്തായി, സ്വന്തം ബുദ്ധിയുടെ ഒരു പോരായ്മ, അശുദ്ധി. അതിനപ്പുറം രഹസ്യം ഇതിനകത്തില്ല. അത് ഗീതയിൽ ഗീതഗുഹ്യതമായ ശാസ്ത്രം ഇവിടെയൊക്കെ വ്യാഖ്യാനിച്ചിടത്തെല്ലാം ഭാഷകാരൻ ആ ഒരു കാര്യമാണ് പറഞ്ഞു. ആ ബുദ്ധിയുടെ ആ തെളിച്ചം അത് ഒരു പ്രധാന കാര്യം തന്നെയാണ്. അത് കേവലം തന്നെ ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നതാണ്. ഈ ശ്രോതാവ് എന്ന് പറയുന്ന ആ വ്യക്തിയെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്, അല്ലെ ആ വ്യക്തിത്വത്തിന്റെ ഒരു ഭാഗമാണ്, തന്റെ അന്ധകരണത്തിന്റെ സ്വഭാവവിശേഷമാണ് അശുദ്ധി എന്ന് പറയുന്നത്. അതിൽ കൊണ്ടുവരുന്ന പോരായ്മകളല്ലാതെ ഈ തത്വബോധത്തെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള നിഗൂഢതകളും ഇവിടെയില്ല. പറയുന്ന കാര്യം വളരെ സ്പഷ്ടമാണ്, വളരെ വ്യക്തമാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടിയാണ് ശ്രമിക്കുക, അത്രയുള്ളൂ. വ്യക്തമായൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പറയുന്നത് ഇത് കരുതല ആമലകം പോലെയാണ് എന്ന് പറയുന്നത്, ഉള്ളം കയ്യിലെ നെല്ലിക്ക പോലെയാണെന്ന് പറയുന്നത്. ഉള്ളം കയ്യിലിരിക്കുന്ന നെല്ലിക്ക എന്ന് പറയുന്നത് അത്രയും സ്പഷ്ടമാണ്. ഇവന്റെ ഉള്ളം കയ്യിൽ നെല്ലിക്ക വെച്ചു കൊടുത്താൽ നെല്ലിക്കയാണെന്ന് ബോധിപ്പിച്ചാൽ പിന്നെ അത് തേങ്ങയാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നു, തോന്നത്തില്ലല്ലോ. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അയാളുടെ ബുദ്ധി തിരിഞ്ഞിരിക്കുകയാണെന്ന് മനസ്സിലാക്കും. അവിടെ അയാളെ സംബന്ധിച്ച് അത് സ്പഷ്ടമാണ്. അതുപോലെ സ്പഷ്ടമാണ് ഇവിടെ പറയുന്ന ഈ തത്വബോധന രീതി. അതാണ് ശങ്കരാചാര്യരുടെ ഏറ്റവും വലിയ മഹത്വമായി വിശേഷതയായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത്തരത്തിൽ തത്വത്തെ ബോധിപ്പിക്കാൻ അധികമാർഗം പേർക്കത് കഴിഞ്ഞിട്ടില്ല. അതിനെ വിശദീകരിക്കുന്നു, വിസ്പുലിംഗവദേവർത്തും പരസ്മാത് ബ്രഹ്മണോ ഭ്രഷ്ടയിത്യുക്തി വിസ്പുലിംഗസ്യ പ്രാഗ് അഗ്നേ ബ്രഹ്മശാദ് അഗ്നേകത്വ ദർശന. അപ്പോ ഇവിടെ വിസ്പുലിംഗം പോലെയാണ് ഇത് പൊട്ടിത്തെറിച്ചു എന്നൊക്കെ പറയുമ്പോൾ വെറുതെ ഭാവനയിലൂടെ പോകേണ്ട കാര്യമില്ല. എപ്പോഴും നമ്മുടെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് നമ്മുടെ ഭാവനകളാണ്. തത്വബോധം ഒരിക്കലും ആശയക്കുഴപ്പത്തെ ഉണ്ടാക്കുന്നുണ്ട്. തത്വബോധത്തിന് തടസ്സമായി നിൽക്കുന്നതും നമ്മുടെ ഭാവനയാണ്. ഭാവനയ്ക്ക് ഒരടിസ്ഥാനം വേണമെന്നില്ല. ഞാനിവിടെ ഇരുന്നുകൊണ്ട് ഭാവന ചെയ്യാണ്, എനിക്ക് രണ്ട് കൊമ്പ് മുളച്ച് വരുന്നു, ആർക്കും തടയാൻ ഒക്കത്തില്ല, ആർക്കൊന്നും തടയാൻ പറ്റത്തില്ല. ഇതിനെന്തെങ്കിലും അടിസ്ഥാനം വേണോ? അതും വേണ്ട. ഒരടിസ്ഥാനം വേണ്ട, എനിക്ക് ഭാവന ചെയ്യാം, ഞാൻ രണ്ട് കൊമ്പുള്ള ആളാണ്, ഇവിടെ ഇരിക്കുന്ന ആർക്കും ഇല്ലാത്ത കൊമ്പ് എനിക്കുണ്ട്, എനിക്ക് ഭാവന ചെയ്യാം. അങ്ങനെയല്ല പറയുന്നത് തത്വജ്ഞാനത്തെ കുറിച്ച് പറയുന്നത്, അങ്ങനെയല്ല. തത്വജ്ഞാനം ഈ പറയുന്ന ആളിലിരിക്കുന്നു, കേൾക്കുന്ന ആളിലില്ല എന്നല്ല പറയുന്നു. തത്വജ്ഞാനത്തിന്റെ വഴിയിലൂടെ പോകുമ്പോൾ തത്വജ്ഞാനികളല്ലാത്ത ആരുമില്ല. ആ ശ്രോതാവിനെ ബോധിപ്പിക്കുന്നത് ജ്ഞാനത്തെയാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത, ഭാഷകാരന്റെ രീതി. പറയുന്നവന് തത്വജ്ഞാനമുണ്ട്, കേൾക്കുന്നവന് തത്വജ്ഞാനം ഇല്ലെന്നല്ല. കാരണം ബോധിപ്പിക്കുന്നത് തത്വജ്ഞാനമാണ്, കേൾക്കുന്നവൻ ആ തത്വജ്ഞാനത്തെയാണ് കേൾക്കുന്നതെങ്കിൽ പിന്നെ അവന് തത്വജ്ഞാനമല്ല, അവന് എന്ത് ജ്ഞാനം ഉണ്ടാകുന്നു? കേൾക്കുന്നവൻ അത് തന്നെ ഉണ്ടാകുന്നു. അത് ആ തരത്തിൽ നോക്കുമ്പോൾ എന്താണോ ആത്യന്തികമായി അദ്വൈതത്തിന്റെ സിദ്ധാന്തമാണ്, എല്ലാവരും അനുഭവമുള്ളവരാണ്, ആത്മബോധം ഉള്ളവരാണ് ആത്യന്തികമായി. ആത്മബോധമില്ലാന്നുള്ള ആ ഭ്രമത്തെ മാറ്റുന്നേ ഉള്ളൂ, ആത്മബോധത്തെ പുതുതായിട്ട് ഉണ്ടാക്കുന്നൊന്നുമില്ല. ആത്മബോധമുണ്ട്, ആത്മബോധമില്ലാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ജീവൻ തന്നെ എന്താണ് പറഞ്ഞതുപോലെ ആ പരമാത്മസ്വരൂപമാണ്. ആ സൂര്യനുണ്ടായിരിക്കുക, പ്രകാശിക്കാതിരിക്കുക, സംഭവിക്കും. ആത്മാവുണ്ടെങ്കിൽ ആത്മബോധമുണ്ട്. പിന്നെ എന്താണ് ചെയ്തത്? അവിടെ ഉണ്ടായിരുന്നവരും മറയെ മാറ്റി. അപ്പോ ഇവിടെ പറയുന്നത് നിനക്കില്ലാതിരുന്ന ആത്മബോധത്തിന് ഉണ്ടാകുന്നു എന്നല്ല, മറിച്ച് നിന്നിലുള്ള ആത്മബോധത്തിന് സൂര്യന്റെ മുമ്പിലുള്ള മേഘത്തെ മാറ്റി, ആ മറയെ മാറ്റുന്നു ഇത്രയേ പറയുന്നു. അതുകൊണ്ട് ആ ഒരു ഉപദേശ രീതി ഇവിടെ സ്വീകരിച്ചിരിക്കുന്നു. അപ്പോ ഇത് അതിന് വിപരീതമായി എന്താണ്, ഇത് അംശമാണ്, അഗ്നിയിൽ നിന്ന് തെറിച്ചു പോയതുപോലെയാണ് എന്നെല്ലാം പറയുമ്പോൾ വിസ്പുലിംഗവദേവ ത്വം പരസ്മാത് ബ്രഹ്മണ ഭ്രഷ്ടയുക്തി അങ്ങനെ പറയും. ആ പരമാത്മാവിൽ നിന്ന് നിനക്കൊരു ഭ്രഷ്ട് സംഭവിച്ചു, ച്യുതി സംഭവിച്ചു. മുമ്പ് പറഞ്ഞു പരമാത്മാവെന്ന് പറയുന്നത് എന്താണ്, അച്യുതൻ, ച്യുതി സംഭവിക്കാത്തവനാണ്. എന്നാലും ച്യുതി സംഭവിച്ചെന്ന് താൻ ധരിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ എന്താണ്, തന്റെ അഭ്രാന്തി മാറ്റിയാൽ മതി. അഭ്രാന്തിയിൽ തന്നെ എന്താണ്, താൻ വേറെയാണ്, അന്യമാണ്. വിസ്ഫുലിംഗസ്യ പ്രാഗ് അഗ്നിഹെ ഭ്രംശാ അഗ്നേകത്വ ദർശനമാണ്. അവിടെ പറയുന്ന എന്താണ്, പ്രാഗ് അഗ്നിഹെ ഭ്രംശാ, അഗ്നിയിൽ നിന്ന് അങ്ങനെ ഒരു ഭ്രംശം ഉണ്ടാകുന്നതിന് മുമ്പ് അത് ചിന്തിക്കുക, അതാ പറയുന്നത്. ഭ്രംശമുണ്ടായതിന് ശേഷം എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, പിന്നെ അത് നശിച്ചുപോയി, അല്പസമയം അത് ജ്വലിച്ചു, അവിടെ അഗ്നിയിൽ നിന്ന് വേറെയായി, ഇതല്ല. അതിനു മുമ്പ് പ്രാഗ് അഗ്നിഹെ ഭ്രംശാ വിസ്ഫുലിംഗസ്യ അഗ്നിയേകത്വ ദർശന, ആ വിസ്ഫുലിംഗം അഗ്നിയുമായി അഭേദമാണ്, അത് ചിന്തിച്ചാണ് മുമ്പെന്തായിരുന്നു. ആ മുമ്പ് ഈ ഭ്രംശത്തിന് മുമ്പ് എന്തായിരുന്നു എന്ന് ചിന്തിക്കുന്നതിന് ഇവിടെ വിസ്ഫുലിംഗവും അഗ്നിയും എടുത്തു, രണ്ടിനെയും മുമ്പിൽ വെച്ചുകൊണ്ട് ചിന്തിക്കുന്നു. ഇവിടെ ഭ്രംശമുണ്ടായി, അതിന് മുമ്പ് എന്താണ്, അത് അഗ്നി തന്നെയാണ്, ഒന്ന് തന്നെയാണ്. അതുപോലെ ഇവിടെ തന്നിലേക്ക് ചിന്തിക്കുമ്പോൾ എവിടെയാണോ ബാഹ്യമായി ഈ വിസ്ഫുലിംഗം ദൃഷ്ടാന്തമായിരിക്കുന്നു, അതുപോലെ തന്നിലേക്ക് ചിന്തിക്കുമ്പോൾ തനിക്ക് പരിചയമുള്ള ദൃഷ്ടാന്തം, പുറമേ ഒന്നും പോകണ്ട, അതാണ് സുഷുപ്തി. സുഷുപ്തിയോടെ സ്വീകരിച്ചിരിക്കുന്നതും ഇതുപോലെ ഒരു ദൃഷ്ടാന്തമായിട്ടാണ്. ആ സുഷുപ്തി തന്നെ വേണം, നിർബന്ധമൊന്നുമില്ല, അഗ്നിയും മതി ചിന്തിക്കാൻ. അതിന് കവിഞ്ഞൊരു പ്രാധാന്യം സുഷുപ്തിക്ക് ഇല്ലതാണ്. ഇവിടെ എന്താണ്, ഈ ജാഗ്രത് ബോധം ഉണ്ടാകുന്നതിന് മുമ്പ് അത് ചിന്തിക്കുക. ജാഗ്രത ബോധം ഉണ്ടാകുന്നതിനൊന്നും അവിടെ അഭേദമായിരുന്നു. ഈ നാനാത്വ ബോധമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഏകനായ താൻ മാത്രമായിരുന്നു. പിന്നീട് ജാഗ്രത ബോധം ഉണ്ടായി. ഉണ്ടായപ്പോഴും ആ താൻ തന്നെയാണ്, ഇവിടെ മറ്റാരെങ്കിലും ആയോ? ഉണർന്നു കഴിഞ്ഞപ്പോൾ താൻ കൃഷ്ണനോ കേശവനോ ആയോ? രാമനായ താൻ താൻ തന്നെയാണ്. ഉണർവുകൊണ്ട് ഒരു ഭേദവും സംഭവിക്കുന്നില്ല, താൻ തന്നെയാണ്. അഗ്നിയുടെ സ്ഫുലിംഗം ആ ഭാവത്തിന് മുമ്പ് ഉണ്ടായിരുന്ന എന്തോ അത് തന്നെയാണ് പിന്നീട്. ബാഹ്യമായി കാണുമ്പോൾ അങ്ങനെ ചിന്തിക്കാം, തന്നിൽ ചിന്തിക്കുമ്പോൾ താൻ തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്, താൻ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഏകത്വ ദർശനം ഒരു ദൃഷ്ടാന്തം അങ്ങനെ പറഞ്ഞു ആദ്യം, ആത്മനിഷ്ഠമായ ദൃഷ്ടാന്തം. പിന്നെ ബാഹ്യമായ ബാഹ്യദിഷ്ടമായ മറ്റൊരു ദൃഷ്ടാന്തം പറഞ്ഞു, അഗ്നി വിസ്ഫുലിംഗം. ഇതിൽ ഏത് വേണോ ഒരാൾക്ക് സ്വീകരിക്കും. സുഹൃത്തിയെ തന്നെ ദൃഷ്ടാന്തമായി സ്വീകരിച്ച് ചിന്തിക്കണമെന്നൊന്നുമില്ല. ചിലർക്ക് സുഹൃത്തിയെ കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും എളുപ്പം, ചിലർക്ക് ബാഹ്യമായ അഗ്നി വിസ്ഫുലിംഗത്തെ കണ്ടിട്ട് ചിന്തിക്കുന്നതായിരിക്കും എളുപ്പം. ഏതാണോ ഒരാൾക്ക് സ്വീകാര്യമായിരിക്കുന്നത് അതിനെ സ്വീകരിക്കും. പക്ഷെ ഏതായാലും തത്വം എന്താണ്? പ്രാഗ് അഗ്നിഹെ ഭ്രംസ. അഗ്നിയുടെ ഭ്രംശം സംഭവിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു അതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ഏകത്വമായിരുന്നു, അഭേദമായിരുന്നു. എന്നാൽ ഈ ഭ്രംശത്തിലും ആ ഏകത്വം ആ അഭേദം കൈവിട്ടിട്ടില്ല. ഇവിടെയും അത് തന്നെയാണ്. ഈ തത്വത്തെ ഗ്രഹിക്കുക. വിസ്ഫുലിംഗസ്യ ഏകത്വ ദർശന. ഇതുപോലെ എന്തുവരുന്നു? ബ്രഹ്മപ്രത്യയോ ദൃഢീഭവതി. എങ്ങനെയാണോ ഈ കാര്യത്തിൽ ഒരാൾക്ക് ദൃഢതയുണ്ടാകുന്നത്, ഈ ദൃഷ്ടാന്തങ്ങളെ, അത് സുഷുപ്തി ദൃഷ്ടാന്തമായാലും ശരി, അഗ്നി വിസ്ഫുലിംഗ ദൃഷ്ടാന്തമായാലും ശരി, ഈ ദൃഷ്ടാന്തത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ അഭേദം അല്ലെങ്കിൽ ഏകത്വം ദൃഢമായി വരുന്നത്. അതുപോലെ ബ്രഹ്മപ്രത്യയം തന്നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ സംബന്ധിച്ചും എന്താണത്? ഏകമാണ്, താനും അതുപോലെ ഏകനാണ്. ജാഗ്രത സ്വപ്ന സുഷുപ്തികളിലെല്ലാം താൻ ഏകനായിരിക്കുന്നു. തസ്മാത് ഏകത്വ പ്രത്യയ ദാർഢ്യായ സുവർണ മണി ലോഹ അഗ്നി വിസ്ഫുലിംഗ ദൃഷ്ടാന്ത. അതുകൊണ്ട് പറയുന്നു, ഈ ഏകത്വ പ്രത്യയത്തിന്റെ ദൃഢതയ്ക്ക് വേണ്ടി, ഇവിടെ ദീർഘസമയം ചർച്ച ചെയ്ത സുഷുപ്തിയെ കുറിച്ചാണ്, ആത്മനിഷ്ഠമായൊരു ചർച്ചയ്ക്ക് അത് ഉപകരിക്കുന്നു. അത് ചിന്തിക്കുന്നിടത്തും നമുക്ക് ആശയക്കുഴപ്പങ്ങൾ വരാം. കാരണം സുഷുപ്തി എന്ന് പറയുന്ന അവ്യവഹാര്യമാണ്, വ്യവഹരിക്കാൻ കഴിയാത്തതാണ്. അതിനെ ആശ്രയിച്ച് ചിന്തിക്കുമ്പോൾ അവിടെയും നമുക്ക് ബുദ്ധിമുട്ടുകൾ വരാം. ബാഹ്യമായി വരുന്നത് അവിടെ ചിന്തിക്കുമ്പോഴും ബുദ്ധിമുട്ട് വരാം. കാരണം അത് ബുദ്ധിക്ക് വിഷയമായ കാര്യമാണ്. ബുദ്ധിക്ക് അവിഷയമായിരിക്കുന്ന തത്വത്തിനെ ബുദ്ധിക്ക് വിഷയമായ ഒരു ദൃഷ്ടാന്തം കൊണ്ട് ചിന്തിക്കുമ്പോൾ അവിടെയും ബുദ്ധിമുട്ടുകൾ വരാം. എന്നാലും ഇതിൻ്റെയൊക്കെ താല്പര്യം എന്താണ്? ഏകത്വ പ്രത്യയ ദാർഢ്യായ, ഏകത്വ പ്രത്യയത്തിന്റെ ദൃഢതയ്ക്ക് വേണ്ടി. അത് പ്രത്യേകിച്ച് ആ ദൃഢത എന്നുള്ള പദം ഭാഷകാരൻ ഉപയോഗിക്കുന്നത്. ഏകത്വ പ്രത്യയം അത് ആ ദൃഢത എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ബോധം നമ്മുടെ മുമ്പിൽ വന്നിട്ട് അതിനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഉറപ്പിക്കുന്നതല്ല ഇവിടെ പറയുന്നു. തദ്ധ്വംസസ്യ ജ്ഞാനാദൈവേതി എന്ന ആവർത്തിട്ട് അർത്ഥപതി. നമ്മൾ ധരിക്കുന്നത് പോലെ അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആവർത്തിച്ചുകൊണ്ടും വിശേഷിച്ചൊന്നും ഉണ്ടാകത്തില്ല. അതിങ്ങനെ ഒരു ഭാഗത്തൂടെ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും പുണ്യം ഉണ്ടാകാം. നമ്മൾ രാവിലെ ലളിതാസ്വസനമായി ചെല്ലുന്നു എന്ന് ഒരേ കാര്യം തന്നെ ചൊല്ലുന്നു, പുണ്യം ഉണ്ടാകും. അതുപോലെ അഹം ബ്രഹ്മാസ്മി എന്ന് ചൊല്ലിയാലും പുണ്യം ഉണ്ടാകും. അതെല്ലാം മറ്റു വിഷയം, വ്യർത്ഥമല്ല. പക്ഷെ ഏകത്വ ബോധം അങ്ങനെ ആവർത്തി കൊണ്ട് സംഭവിക്കുന്നതല്ല. ഇവിടെ ആവർത്തി വേണ്ട എന്തിൻ്റെയാണ്? ശ്രവണ മനന നിധ്യാസനങ്ങളുടെ ആവർത്തി വേണം, അതാവശ്യമാണ്. അല്ലാതെ ഏകത്വ ബോധം എന്ന് പറഞ്ഞൊരു കാര്യത്തെ ആവർത്തിക്കുകയാണ്. അത് ആവർത്തിച്ചുകൊണ്ട് വിശേഷിച്ചൊന്നും സംഭവിക്കില്ല, ആവർത്തി തന്നെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇവിടെ ആവർത്തിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ആവർത്തിക്കുന്നത്? ബോധത്തിന് വേണ്ടി. ആ ബോധം ഇതിനകം തന്നെ ഉണ്ട്. ഇനി ബോധത്തിന് വേണ്ടി ആവർത്തിക്കേണ്ട കാര്യമില്ല. ബോധമുണ്ട്, അതിന് വന്ന ന്യൂനതകളെ പരിഹരിച്ചാൽ മാത്രം മതി. അത് പരിഹരിക്കുമ്പോൾ അതും അതിന് കൊടുക്കുന്ന പേരാണ് ദൃഢത. അപ്പോൾ ആ ഏകത്വ പ്രത്യേക ദാർഢ്യത്തിന് വേണ്ടി എന്താണ് ഈ ശ്രവണമനനങ്ങളുടെ ആവർത്തി? അതിനുവേണ്ടി സുവർണമണി, ലോഹ, അഗ്നി എന്നത് സാധാരണ അറിയുമല്ലോ. സുവർണവും ആഭരണങ്ങളും ലോഹം, ഇതൊക്കെ മുമ്പ് ചാന്ദോഗ്യത്തിൽ വന്ന ഉദാഹരണങ്ങളെ കാണിക്കുകയാണ്. അഗ്നി, വിസ്ഫുലിംഗം തുടങ്ങി സുഷുപ്തി, പിന്നെ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. ഈ ദൃഷ്ടാന്തങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാം എന്താണ്? അഭേദ ബുദ്ധിയെ അതിനുള്ള ദോഷങ്ങൾ പരിഹരിച്ച് ആ അഭേദ ബുദ്ധിയെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് സ്വാനുഭവമാണ്. ആരാണോ ഇത് ഈ ശ്രവണമനാദികളെ ആവർത്തിക്കുന്നത്, ഈ കേവലം അഹം ബ്രഹ്മാസ്മി എന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്ന ഈ സംശയങ്ങൾ പരിഹരിക്കും ഇല്ല. ആ അഭ്യാസം നിർത്തി കഴിയുമ്പോൾ വീണ്ടും സംശയം വരും, പരിഹരിക്കാൻ പറ്റത്തില്ല. മറിച്ച് ശ്രവണമനനാദികൾ അങ്ങനെയല്ല, സംശയത്തെ തന്നെ എടുത്തു കാണിച്ച് നിരാകരിക്കുന്നു. പിന്നെ സംശയങ്ങൾ ഉയർന്നു വരാത്ത രീതിയിൽ നിരാകരിക്കുന്നു. ആ തത്വത്തിലേക്ക് അടുക്കുംതോറും സംശയങ്ങൾ പിന്നെ ഉയർന്നു വരുന്നില്ല. അവസാന സംശയങ്ങളിന് ശേഷം സംശയത്തിന് അവസാനം ഇല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നു? തത്വം ബോധം വ്യക്തമാകുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ എന്ന ഉത്പത്തിയാദി ഭേദ പ്രതിപാദന പരാഹ, അല്ലാതെ ഇവിടെ ഉത്പത്തി ഉണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള ഭേദത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല. ഈ പ്രപഞ്ചം അതിന്റെ രഹസ്യം അതെന്താണ്? ഭൗതികമായ ഒരു സത്യമാണ്. ആ സത്യത്തിൽ നിന്ന് ഈ സത്യങ്ങളെല്ലാം ഉണ്ടായി, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് സൃഷ്ടിയുടെ രഹസ്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അത് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഭേദബുദ്ധിയെ വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ, അതല്ല അതിന്റെ താല്പര്യം. എന്നുവെച്ചാൽ അദ്വൈതി ആ താല്പര്യത്തെയല്ല ഇതിലൊന്നും കാണുന്നത്. ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടെന്ന് പറയാം. അതൊക്കെ ഓരോരുത്തരുടെ ഭാവനാവിലാസം. ഇവിടെ പറയുന്നത് അദ്വൈതിയുടെ കാഴ്ചപ്പാണ്. അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് എന്താണോ? അദ്വൈത ബോധം. അതാണ് അദ്വൈത ബോധം കൊണ്ട് എന്തായൊക്കെ പ്രയോജനം വരുന്നത്? നിത്യം നിർവൃതി എന്ന് പറഞ്ഞല്ലോ, കൃതകൃത്യത, ഈ സംസാര മുക്തി. അയാൾക്ക് ഈ സംസാരത്തെ കുറിച്ച് പിന്നെ ആശങ്കകളൊന്നുമില്ല. താൻ ഇനി മരിക്കും, എന്നാൽ തനിക്ക് ഇനി മോക്ഷം കിട്ടുന്നത്, മോക്ഷം എങ്ങനെയായിരിക്കും, അത് വൈകുണ്ഠത്തിലാണോ കൈലാസത്തിലാണോ, ഇത്തരത്തിലുള്ള ആശങ്കകളൊന്നും അയാളുടെ ബുദ്ധിയെ ബാധിക്കുന്നില്ല. അയാൾ കൃതകൃത്യനായിരിക്കുന്നു, അയാൾ ജീവൻ മുക്തനായിരിക്കുന്നു, ജീവിച്ചിരിക്കുക തന്നെ മുക്തനായിരിക്കുന്നു. എന്തിനാ മുക്തനാകുന്നത്? ഈ പറയുന്ന അജ്ഞാന സംശയ വിപര്യങ്ങളിൽ നിന്ന്, വേറെ നിന്നും കൂടെ മുക്തി നേടാൻ, അതിൽ നിന്ന് അയാൾ മുക്തനായിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ ഉപദേശം. അല്ലാതെ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും പാഠം നമുക്ക് തരാൻ വേണ്ടിയിട്ടല്ലോ.